ഭഗവത്ഗീത 43-ാമത് ശ്ലോകം. യോഗഭ്രഷ്ടന്റെ പുനർജന്മം, അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. യോഗഭ്രഷ്ടന് പൂർണ്ണമായ നാശം സംഭവിക്കുമോ, അതാണ് അർജുനന്റെ സംശയം. ഭഗവൻ മറുപടി പറയുന്നത്, യോഗഭ്രഷ്ടൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല, മറിച്ച് തുടർന്ന് വരുന്ന ജന്മത്തിൽ തന്നെ, ആ ജന്മത്തിൽ തന്നെ അയാൾ മുക്തനാകുന്നു എന്നാണ്. അടുത്ത് പറയുന്നത്, തത്ര തം ബുദ്ധി സംയോഗം ലഭതേപൗർവദൈഹികം യതതേ ച തതോ ഭൂയാ സംസിദ്ധൌ കുരു നന്ദനാ സ്മാസ തത്ര യോഗിനാം കലേതം ബുദ്ധി സംയോഗം ബുദ്ധ്യാ സംയോഗം ലഭതേ പൗർവദൈഹികം പുരസ്മിൻ ദേഹേ ഭവം പൗർവദൈഹികം. പൗർവദേഹികമായ എന്ന് പറയുമ്പോ തൊട്ടും ഏത് ജന്മത്തിലാണോ അയാൾക്ക് യോഗഭ്രഷ്ട സംഭവിച്ചത്, അത് കഴിഞ്ഞ് രണ്ടു തരത്തിൽ പറഞ്ഞു ആ ജീവന്റെ ഗതിയെക്കുറിച്ച്. അയാളിൽ ഭോഗേച്ഛ ഉണ്ട് എങ്കിൽ അയാൾ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനായി മറ്റു ലോകങ്ങളിലേക്ക് പോകുന്നു, അതെല്ലാം അനുഭവിച്ച് അടുത്ത് മനുഷ്യ ശരീരം സ്വീകരിക്കുന്നു. അതല്ല മറിച്ച് അയാളുടെ യത്നത്തിന്റെ കുറവ് കൊണ്ടാണ്, പ്രയത്നത്തിന്റെ കുറവ് കൊണ്ടാണ് അയാൾക്ക് യോഗഭ്രഷ്ടത സംഭവിച്ചതെങ്കിൽ അയാളുടെ യോഗികളുടെ കുലത്തിൽ തന്നെ വന്ന് അടുത്ത ജന്മത്തിൽ തന്നെ അയാൾ ജനിക്കുന്നു. രണ്ടായാലും ശരി, പറയുന്നു തത്ര യോഗിനാം കുലേ തദ് ബുദ്ധി സംയോഗം ബുദ്ധ്യാ സംയോഗം ലഭതി. ബുദ്ധി സംയോഗം ഇതിനെ വിശദസ്മൃതി എന്ന് പറയും യോഗത്തിൽ. ആ വിശുദ്ധ സ്മൃതി അയാൾക്കുണ്ടാകുന്നു. പൂർവജന്മത്തിൽ അയാൾ ആർജിച്ചതായ എല്ലാ സാധനങ്ങളും ആ ജീവന്റെ സഹായത്തിന് എത്തിച്ചേരുന്നു, അതാണ് ബുദ്ധി സംയോഗം. അതെങ്ങനെ? പൂർവദേഹികം, പൂർവദേഹത്തിൽ സംഭവിച്ചതാണ്. പൂർവസ്മിദ്ദേഹേ ഭവം പൗർവദേഹികം, പൂർവശരീരത്തിൽ സംഭവിച്ചതാണ്, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവിടെ എന്താണോ അർജുനൻ പറഞ്ഞു, അയതി, ഇവിടെ യത്നക്കുറവുകൊണ്ടാണ് അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്. പക്ഷെ ഇവിടെ ജന്മനാ തന്നെ ആ വിശദ സ്മൃതി അയാൾക്ക് ലഭിക്കുന്നതുകൊണ്ട് അതിന്റെ സഹായത്തോടുകൂടി യത്തേച്ച പ്രയത്നം കരോതി. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, പ്രഥമ ഭൂമികകളിലാണ് 1, 2, 3 ഭൂമികകളിലാണ് ഒരാൾക്ക് യോഗഭ്രഷ്ട സംഭവിക്കുന്നത്. അത് വാസിഷ്ഠ വചനമനുസരിച്ച് അങ്ങനെയാണ്. ചതുർത്ഥ ഭൂമികയിൽ യോഗഭ്രഷ്ട സംഭവിക്കുന്നില്ല, അവിടെ അയാൾ മുക്തനായി കഴിഞ്ഞു. അവിടെ പിന്നെ പ്രയത്നത്തിന്റെ ആവശ്യമല്ല. പക്ഷെ ഇയാൾ ഈ മൂന്ന് ഭൂമികകളിൽ എവിടെ നിന്നാണോ അയാൾ ഭ്രഷ്ടനായത്, അതേ ചിത്തഭൂമികയോടുകൂടി അയാൾ ജനിക്കുന്നു. ഒരു ജന്മത്തിൽ ഒരാൾ വളരെ പരിശ്രമം ചെയ്ത് സാധാരണ ലൗകികമായ അയാളുടെ ചിത്തഭൂമിയെ അതിക്രമിച്ച് ശുഭേച്ഛ വിചാരണ തനുമാനസ എന്ന് പറയുന്ന ഈ മൂന്ന് ഭൂമിയിൽ ഏതെങ്കിലും പ്രവേശിക്കുന്നു. ഏതെങ്കിലും ഒരു തലത്തിൽ നിന്ന് അയാൾ പതിച്ചാൽ വീണ്ടും അയാൾക്ക് ആദ്യം മുതൽ തുടങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ബുദ്ധിസംയോഗം കിട്ടുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് മുന്നിലോട്ട് പോയാൽ മതി, അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി തീരും. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച ആ കുറവ്, പ്രയത്നത്തിൻ്റെ കുറവ് അയാൾ മനസ്സിലാക്കുന്നു. അതാണ് യത്തേജ പ്രയത്നം കരോതി. അയാൾ അവിടെ നിന്ന് പ്രയത്നിക്കുന്നു. തസ്മാത് പൂർവകൃത സംസ്കാര ഭൂയോ ബഹുതര സംസിദ്ധവും സംസിദ്ധി നിമിത്തം ഹേ ഗുരുനന്ദന. അയാളെന്തിനു വേണ്ടി പ്രയത്നിക്കുന്നു? പൂർവ ജന്മത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയത് നേടിയെടുക്കുന്നതിന് വേണ്ടി. അതാണ് കൂടുതൽ പൂർവകൃത സംസ്കാര ഭൂയോ. മുമ്പ് അയാൾ ആർജിച്ച സംസ്കാരത്തിൽ നിന്നും കൂടുതലായിട്ട് ബഹുതര സംസിദ്ധി, കൂടുതൽ സംസിദ്ധിക്ക് വേണ്ടി സംസിദ്ധി നിമിത്തം എത്തുന്നതിനയാൾ നിൽക്കുന്നു. അയാൾക്ക് ഒരിക്കലും വീഴ്ച സംഭവിക്കുന്നില്ല. പൂർവ്വജന്മത്തിന് അയാൾക്ക് മുക്തിയെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, മാത്രമല്ല കൂടുതൽ ശക്തമായിട്ട് അയാൾ പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ ബഹുതര എന്ന് പറഞ്ഞത്. അപ്പോ ആ യോഗജമായ സംസ്കാരം അത് സ്വയം തന്നെ പ്രവർത്തിച്ച് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ഹേ കുരുനന്ദന അല്ലയോ അർജുന, തത്ര ആ കുലത്തിൽ പൗർവദേഹികം ബുദ്ധിസംയോഗം തം ബുദ്ധിസംയോഗം ലഭതി. ആ പൂർവദേഹത്തിൽ ആർജിച്ചതായ ആ ബുദ്ധിസംയോഗം അവന് വീണ്ടും കിട്ടുന്നു. തഥ ഭൂയ സംസിദ്ധവും യത്തേച്ച, അവനെന്ത് ചെയ്യുന്നു? അതിനു ശേഷം കൂടുതൽ സിദ്ധിക്കായി, കൂടുതൽ ആർജിക്കുന്നതിനു വേണ്ടി തുടർന്ന് വരുന്ന ഭൂമികളിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് വേണ്ടി അവൻ തുടർന്ന് യത്നിക്കുകയും ചെയ്യുന്നു. ഇന്നിവിടെ പൊതുവായി ആ യോഗപുരുഷന്റെ അടുത്ത ജന്മത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദൈഹികം യതതേ ചതതോ ഭൂയ സംസിദ്ധോ കുരു നന്ദന ഊർവാഭ്യാസേന തേനൈവ ക്രിയതേ വിവശോഭിസ്സ ജിജ്ഞാസുരഭി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. ഹ്യവശോപിസ, അങ്ങനെയുണ്ട് വിവശോപിസ, രണ്ടു തരത്തിലും പാഠമുണ്ട്. കഥം പുനർ പൂർവദേഹ ബുദ്ധി സംയോഗ ഇതി തദുച്യതേ. അപൂർവ ദേഹ ബുദ്ധി സംയോഗം അത് അവന് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. യഹ പൂർവജന്മനി കൃതോഭ്യാസ സപൂർവഭ്യാസ, പൂർവജന്മത്തിൽ അവൻ ചെയ്തിട്ടുള്ള അഭ്യാസങ്ങൾ സാധനകൾ അതാണ് പൂർവാഭ്യാസം. തേനൈവ ബലവത ഹ്രിയതേ സംസിദ്ധോ ഹി യസ്മാദ് അവശ്യോപി സഹയോഗഭ്രഷ്ടഃ ഇവിടെ പറഞ്ഞല്ലോ യോഗഭ്രഷ്ടൻ ചിലപ്പോൾ യോഗികളുടെ കുലത്തിൽ ജനിക്കും. ആ യോഗികളുടെ കുലത്തിൽ ജനിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ശുചീനാം ശ്രീമദാം ഗഹി, ഐശ്വര്യയുക്തമായ സ്ഥലത്തിൽ അവൻ ജനിക്കും. ശ്രീ എന്നുള്ളതിന് വിദ്യ, വിദ്യായുക്തമായ സ്ഥലം, അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട്. ഭക്ഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് ഐശ്വര്യയുക്തമായ സ്ഥലമെന്നാണ്. അങ്ങനെ ഐശ്വര്യയുക്തമായ സ്ഥലത്ത് അവൻ ജനിക്കുമ്പോൾ എന്താണ്, ഐശ്വര്യം എന്ന് പറയുന്നത് യോഗാഭ്യാസത്തിന് പ്രതികൂലമായ സാഹചര്യമാണ്, അനുകൂലമല്ല. നേരത്തെ പറഞ്ഞല്ലോ ദരിദ്രമായ സ്ഥലത്ത് ജനിക്കുന്നു, അതാണ് അനുകൂലമായ സാഹചര്യം. ഐശ്വര്യങ്ങൾ മനസ്സിനെ പ്രലോഭിപ്പിക്കും, പക്ഷെ പ്രലോഭിപ്പിച്ചാലും പറയുന്നു തേനൈവ ബലവത്, പക്ഷെ അവന്റെ പൂർവ്വ സംസ്കാരം വളരെ ബലവത്താണ്. ഹ്രിയതി സംസിദ്ധോഹി, എന്തുകൊണ്ടാണ് ഐശ്വര്യമുള്ള സ്ഥലത്ത് ജനിക്കുന്നത്? അവന്റെ ഉള്ളിൽ ഭോഗേച്ഛയുണ്ടായിരുന്നു, സുഖഭോഗങ്ങൾ അനുള്ള പൂർവ്വ സംസ്കാരം ഉണ്ടായിരുന്നു. ഇവിടെ ജന്മത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച് വിരക്തനായി സംസിദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചെങ്കിലും അതേസമയം തന്നെ അവന്റെ ഉള്ളിൽ പൂർവ്വജന്മാർജിതമായ സംസ്കാരങ്ങളുണ്ടായി. അതവനെ പ്രേരിപ്പിച്ചിട്ടാണ് അവൻ അവന്റെ യത്നത്തിൽ ഉദാസീനനായതും അവന് യോഗഭ്രഷ്ട സംഭവിച്ചത്. ആ സംസ്കാരം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഫലം കൊടുത്തേ മതിയാവും. അതിനുവേണ്ടിയിട്ടാണ് അവനെ അന്യലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, തിരിച്ച് ഐശ്വര്യ സമൃദ്ധമായ സ്ഥലത്ത് കൊണ്ടുവരുന്നത്. അവിടെ വരുമ്പോൾ വീണ്ടും ആ ഭോഗിച്ചുകൊണ്ട് യസ്മാത് അവശോപിസ യോഗഭ്രഷ്ട, അവന്റെ ചിത്തം, കരണങ്ങൾ, കാര്യമായ ശരീരം എല്ലാം വീണ്ടും അവശ്യമായി തീർന്നാലും, എന്നുവെച്ചാൽ അത് വിഷയാകൃഷ്ടമായാലും വിഷയോന്മുഖമായി തീർന്നാലും, അങ്ങനെ പലരുടെയും ചരിത്രമൊക്കെ നമുക്ക് കാണാം. ബാല്യകാലത്തിൽ, പിന്നീട് കൗമാരം, യൗവനം, ഇങ്ങനെ കടന്നു വരുമ്പോൾ ലൗകിക വിഷയങ്ങളിലേക്ക് അവരുടെ മനസ്സ് ആകൃഷ്ടമായാലും ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് അതെല്ലാം ഉപേക്ഷിച്ച് അവർ യോഗമാർഗത്തിലേക്ക് തന്നെ തിരിയുന്നു. അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പറയുന്നത് അവശോപി, അവശനാണെങ്കിലും അവൻ പ്രപഞ്ചത്തിന് ലൗകികത്തിന് അധീനനായി പോയാലും, ഏറ്റവും ഉയർന്ന നിലയിലിരുന്ന ഒരു യോഗി പോലും അങ്ങനെ ആത്മവിസ്മൃതിയിൽ ഈ ലോകത്തിൽ മുഴുകുന്നതായി തോന്നാം അവരുടെ ജീവിതത്തിൽ. ചിലരങ്ങനെയല്ല, ബാല്യം മുതൽ തന്നെ ആധ്യാത്മിക വാസനകളും ആധ്യാത്മിക ജിജ്ഞാസയും എല്ലാം പ്രകടിപ്പിച്ചു എന്ന് വരാം. അത്തരക്കാരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്, തത്ര യോഗിനാങ്കുലം, അവൻ യോഗികളുടെ കുലത്തിൽ ജനിക്കുന്നു, അവന് ബുദ്ധി സംയോഗം ലഭിക്കുന്നു, അവിടെ തടസ്സമില്ല. പക്ഷെ ചിലരങ്ങനെയല്ല, അവിടെ ഭോഗവാസന കൊണ്ട് അവർക്ക് തടസ്സം വരുന്നു, അവർ അവശരായി പോകുന്നു, പ്രകൃതിക്ക് വശംവദരായി പോകുന്നു, അധീനരായി പോകുന്നു. അങ്ങനെ പോയാലും സയോഗഭ്രഷ്ട തേന കൃതം ച യോഗാഭ്യാസ സംസ്കാര ബലവത്തര ധർമാതിലക്ഷണം കർമ്മ തഥാ യോഗാഭ്യാസ ജനിതേന സംസ്കാരേണ ക്രിയത്തെ. അവൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് അവൻ സാധനകളൊന്നും അനുഷ്ഠിച്ചില്ല, അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും യോഗാഭ്യാസ സംസ്കാര ബലവത്തര ധർമാതിലക്ഷണം കർമ്മം കൃതം ചെയ്തു. അവന് പ്രത്യേകിച്ച് കർമ്മയോഗമോ മറ്റ് സാധനകളോ ഒന്നും അനുഷ്ഠിച്ചില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ അവനൻ ഉറങ്ങിക്കിടന്ന സംസ്കാരം യോഗാഭ്യാസ സംസ്കാര ആ യോഗാഭ്യാസ സംസ്കാരം പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് അവൻ പെട്ടെന്നവന് ഉണർവുണ്ടാകുന്നു, ബോധമുണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താണോ, അവൻ യോഗത്തെ സ്വീകരിക്കുകയല്ല, യോഗം അവനെ സ്വീകരിക്കുന്നു. യോഗഭ്രഷ്ടന്റെ ലക്ഷണം. അവൻ യോഗത്തെ അന്വേഷിച്ചു പോയി തേടിപ്പിടിച്ച് അവൻ യോഗമാർഗത്തിലേക്ക് സഞ്ചരിക്കുകയല്ല. അവൻ സാധാരണ മനുഷ്യനെ പോലെ തന്നെ എല്ലാം വിസ്മരിച്ച് ലൗകികമായ കാര്യങ്ങൾ മുഴുകി കഴിയവേ പെട്ടെന്ന് ബലവത്തരമായ അവന്റെ സംസ്കാരം ജാഗ്രതയായി ഉണർന്നിട്ട് യോഗാഭ്യാസ ജനിതേന സംസ്കാരേന ഹ്രിയതേ, യോഗാഭ്യാസ ജനിതമായ സംസ്കാരം അവനെ കീഴ്പ്പെടുത്തുന്നു. എന്നുവെച്ചാൽ അവന്റെ എല്ലാ ഭോഗ വാസനകൾക്കും മേലെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളത്. അതാണ് യോഗഭ്രഷ്ടന്റെ ഒരു ലക്ഷണം. ആധ്യാത്മികമായ യാതൊരു തരത്തിലുള്ള ചിഹ്നങ്ങളോ അടയാളങ്ങളോ ബാഹ്യമായി പ്രകടിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് അവശനായി പ്രകൃതിക്ക് അധീനനായി ജീവിക്കുക തന്നെ പെട്ടെന്ന് അവന്റെ സംസ്കാരം പ്രബുദ്ധമായി. അതിനെന്തെങ്കിലും നിമിത്തങ്ങൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പെട്ടെന്ന് തന്നെ എന്തുവരുന്നു, അവൻ യോഗമാർഗത്തിലേക്ക് തീവ്രതയോടെ തിരിയുന്നു. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു, അധർമ്മ സേത് ബലവത്തരഹകൃത തേന യോഗജോപി സംസ്കാര അഭിഭൂജ്യതയും പറയുന്നു. പൂർവ്വജന്മത്തിൽ പാപങ്ങൾ ബലവത്തരഹകൃത, പൂർവ്വ ഏതെങ്കിലും ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ, ഒരു ആധ്യാത്മിക ദൃഷ്ടിയിൽ പാപം എന്ന് പറയുമ്പോൾ പുണ്യവുമാകാം, അത് ബലവത്തരമാണ്. അതായത് ഭോഗേച്ഛ ഉണ്ടാക്കുന്ന വിഷയ അനുഭവത്തിന് പ്രേരിപ്പിക്കുന്നതായ ബലവത്തരമായ സംസ്കാരം, അത് യോഗജോപി സംസ്കാരം അഭിഭൂയതയും. അതുകൊണ്ട് ചിലപ്പോൾ ഈ യോഗജ സംസ്കാരം അല്പകാലത്തേക്ക് അടങ്ങിപ്പോകും, അഭിഭവനം ചെയ്യുവാൻ കുറച്ച് സമയത്തേക്ക് അത് തലപൊക്കാതെ കിടക്കും. അത് എന്തെങ്കിലും കാലത്തെ അല്ലെങ്കിൽ നിമിത്തത്തെ അപേക്ഷിച്ച് ഉറങ്ങിയതുപോലെ കിടക്കും ഉള്ളിൽ തന്നെ. മറിച്ച് അതിനെ കീഴ്പ്പെടുത്തുന്നതായ ആ പാപ സംസ്കാരം അവനെ വിഷയാനുഭവത്തിലേക്ക് കൊണ്ടുപോകും, യോഗഭ്രഷ്ടന് സംഭവിക്കാം. അങ്ങനെ ഒന്നുണ്ടായതുകൊണ്ടാണ് ആ വിഷയാനുഭവം അവന് ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് അവന് കഴിഞ്ഞ ജന്മത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത്. പക്ഷെ അത് പ്രകടമാകുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തിയതായ എല്ലാ സംസ്കാരങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് അത് ശക്തമാകുന്നു. തക്ഷയേതു യോഗജ സംസ്കാര സ്വയമേവ കാര്യം ആരഭത്തെ. എങ്ങനെയാണ് ഈ യോഗജ സംസ്കാരത്തെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ആ അധർമ്മം അത് ഇല്ലാതാകുന്നത്? അതിന് ക്ഷയം അറിയുന്ന അതിന് ക്ഷയം സംഭവിക്കാം. ക്ഷയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാശം അല്ലെങ്കിൽ ദുർബലത ശിഥിലമാകാം. നാശം എങ്ങനെ സംഭവിക്കാം? പല കാര്യങ്ങൾ കൊണ്ടും സംഭവിക്കാം. സപ്തർഷികളുടെ സംഗമം കൊണ്ട് വാഗ്മീ പെട്ടെന്ന് തന്നെ യോഗമാർഗത്തിലേക്ക് ഇങ്ങ് തിരിഞ്ഞു. വളരെ പ്രാകൃതനായി ജീവിച്ച ഒരു മനുഷ്യനും എന്താണ് അത്, ആ പൂർവാർജിതമായ യോഗജ സംസ്കാരത്തെ കീഴ്പ്പെടുത്തി വച്ചിരുന്ന പാപ അധർമ്മം അത് മഹാപുരുഷ സംശയം കൊണ്ട് പെട്ടെന്ന് തന്നെ ശിഥിലമായിപ്പോയി, നശിച്ചുപോയി. അങ്ങനെ സംഭവിക്കാം മഹാത്മാക്കളുടെ സമ്പർക്കം കൊണ്ട് പെട്ടെന്ന് ജാഗ്രതയാവും. മഹാത്മാക്കളുടെ ദർശനം കൊണ്ട്, അവരുടെ വാക്കുകൊണ്ട് എല്ലാം പെട്ടെന്ന് ജാഗ്രതയായി അയാൾക്ക് പ്രപഞ്ചത്തോട് വിരക്തി ഉണ്ടായി, അയാൾ യോഗമാർഗത്തെ അവലംബിക്കുന്നു. അത് വളരെ വേഗത്തിൽ സംഭവിക്കും. അതാണ് അതിന്റെ ക്ഷയം കൊണ്ടെന്ന് പറയാം. അത് ക്ഷയിക്കണം, പക്ഷേ ഏതെങ്കിലും നിമിത്തം കൊണ്ട്, അല്ലെങ്കിൽ ദൈവികമായ മറ്റെന്തെങ്കിലും പ്രേരണകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകാം, അനുഭവങ്ങളുണ്ടാകാം. അതായിരിക്കും അതിനെ ക്ഷയിപ്പിക്കുന്നത്. ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട് മനസ്സിൽ വിരാഗതയുണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ടും അത് സംഭവിക്കാം. എന്തായാലും അത് ക്ഷയിക്കുമ്പോൾ യോഗജ സംസ്കാര സ്വയമേവ കാര്യം ആരംഭതി, ആ യോഗജ സംസ്കാരം പ്രവർത്തിച്ചു തുടങ്ങും. ഇന്ന ദീർഘകാല തസ്യാപി വിനാശ തസ്യ അസ്തിത്യർത്ഥ പറയുന്നു. ദീർഘകാലം പറഞ്ഞല്ലോ, അനേക ദിവ്യ സംവത്സരങ്ങൾ ഈ ശരീരം ഉപേക്ഷിച്ച് അവൻ പോയി സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് പിന്നെ മടങ്ങി വന്നതാണ് വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക്. ദീർഘകാലം ഇതെല്ലാം വിട്ടിരുന്നുവെങ്കിലും തസ്യ വിനാശ അസ്തി, പക്ഷെ അതിന്റെ വിനാശം സംഭവിച്ചിട്ടില്ല. അത് അവൻ എങ്ങനെ ആർജിച്ചോ അത് അതിന് ശക്തിയായിട്ട് തന്നെ അത് വീണ്ടും പുറത്തു വരും. അതാണ് യോഗഭ്രഷ്ടന്റെ ലക്ഷണം. അതുകൊണ്ട് പറയുന്നു, അത ഇതാണ് വാസ്തവത്തിലുള്ള അവസ്ഥ. യോഗഭ്രഷ്ട് ഒരിക്കലും ഒരുത്തരം നശിപ്പിക്കുന്നില്ല. യോഗഭ്രഷ്ട് വളരെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ യോഗമാർഗത്തിൽ സഞ്ചരിച്ചവൻ മുക്തനായിത്തീരും. അതുകൊണ്ട് പറയുന്നു, ജിജ്ഞാസുരവി യോഗസ്യ സ്വരൂപം ജ്ഞാതുമിച്ഛന്നവി യോഗമാർഗേ പ്രവൃത്തക സന്യാസി യോഗഭ്രഷ്ട സാമർഥ്യസ്വപി ശബ്ദബ്രഹ്മ വേദോക്ത കർമാനുഷ്ഠാന ഫലം അതിവർത്തതി അപാകരിഷ്യതി കിമുദ ബുദ്ധ്വാ യോ യോഗം തന്നിഷ്ടോ അഭ്യാസം കുരിയ. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പൊ യോഗഭ്രഷ്ടനെ കുറിച്ച് പറഞ്ഞു. യോഗഭ്രഷ്ടൻ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഭ്രഷ്ടൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പം തന്നെ ഇത് നഷ്ടപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ്. യോഗമാർഗത്തിൽ വളരെ പുരോഗമിച്ച് പൂർത്തിയാക്കാത്തവനാണ്. അതുകൊണ്ട് അവൻ നശിക്കുമോ എന്ന് യാതൊരു ആശങ്കയും വേണ്ട. അവൻ ഒരു കാരണവശാലും നാശം സംഭവിക്കുന്നില്ല. മാത്രമല്ല, ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്, ജിജ്ഞാസുരഭി യോഗസ്യ യോഗത്തിൽ പ്രവർത്തിച്ച് അതിൽ മുന്നോട്ട് പോയി അത് പൂർത്തിയാക്കാത്തവൻ മാത്രമല്ല, അതിനൊരു ജിജ്ഞാസ ഉണ്ടായാൽ തന്നെ ഇതെന്താണ് യോഗം എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ ഒരുവന്റെ മനസ്സിലുണ്ടായ കേവലമായ ഇച്ഛ എന്ന് പറയുമ്പോൾ പ്രഥമ ഭൂമികയിലേക്ക് ചിത്തം പ്രവേശിക്കുന്നതിന് ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ തന്നെ അവൻ ആത്യന്തികമായി ഇതിനെല്ലാം അതിക്രമിക്കും. എന്നുവെച്ചാൽ അവൻ പിന്നെ പതനമില്ല, ആത്യന്തികമായ പതനമില്ല. വീഴ്ചകൾ സംഭവിച്ചാൽ അവൻ മുന്നോട്ട് തന്നെ പോകും, അവൻ അവിടെ തന്നെ എത്തിച്ചേരും എന്നാണ്. അതാണ് അത് ജിജ്ഞാസുരവി യോഗസ്യ പറയുന്ന സ്വരൂപം ജ്ഞാതമിച്ഛന്നവി. അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായാൽ മതി. അവനതിനെ അറിയണമെന്നില്ല, അവനതിൽ പ്രവർത്തിക്കണമെന്നില്ല. ഇത്തരം ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? സ്വാഭാവികമായും അവനവിടെ എത്തിച്ചാൽ പറയുന്ന യോഗമാർഗേ പ്രവൃത്ത അവനും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നു യോഗമാർഗത്തിൽ പ്രവർത്തിച്ച സന്യാസി യോഗഭ്രഷ്ടൻ. യോഗമാർഗത്തിൽ അവൻ പ്രവർത്തിച്ചു, അവൻ ചിത്ത ഭൂമികളെല്ലാം പിന്നിട്ട് പുരോഗമിച്ചു. സമ്യക് ദർശനത്തിന് മുമ്പ് അവന് യോഗഭ്രഷ്ട സംഭവിച്ചു. അങ്ങനെയുള്ള ഒരുവന്റെ കാര്യം പറയണമോ? അതാണ് വേറെ പറയുന്നതാണ്, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതുഭയ. ഈ ധർമ്മത്തിന്റെ ലേശം എന്നുവെച്ചാൽ ജിജ്ഞാസ തന്നെ ഒരുവനെ ഈ സംസാര ഭയത്തിൽ നിന്നും മോചിതനാക്കുന്നു. പിന്നെ അതിൽ പുരോഗമിച്ചവൻ അവൻ നശിക്കുമോ എന്ന് ചോദിക്കുന്നത് അർത്ഥശൂന്യമാണ്. സാമർഥ്യാസോപി ശബ്ദബ്രഹ്മ അവനും ആ ജിജ്ഞാസുകൂടി ഈ ശബ്ദബ്രഹ്മത്തെ അധിവർത്തിക്കുന്നു. വേദോക്ത കർമാനുഷ്ഠാന ഫലം അതിവർത്തതി അപാകർഷ്യതി കിമുദ ബുദ്ധ്വാ യോ യോഗം തന്നിഷ്ടോ അഭ്യാസം കുരിയ. അജിജ്ഞാസു പോലും ഈ ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു എന്നുവെച്ചാൽ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ്. ശബ്ദബ്രഹ്മത്തെ അധിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തെ. ഈ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നതിന് പല ആചാര്യന്മാരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആചാര്യസ്വാമിയാണ് വ്യാഖ്യാനിക്കുന്നത് വേദോക്ത കർമാനുഷ്ഠാന ഫലം എന്നാണ്. വേദോക്തമായ കർമാനുഷ്ഠാനങ്ങളുടെ ഫലമായിരിക്കുന്ന ദിവ്യമായ ജന്മങ്ങളും മറ്റും സുഖാനുഭവങ്ങളും മറ്റും അതാണല്ലോ ഈ ഇവനെ യോഗഭ്രഷ്ടനാക്കിയത്. വേദത്തിന് ശബ്ദബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ശബ്ദബ്രഹ്മത്തെ എന്ന് പറയുന്നു. ശബ്ദബ്രഹ്മം എന്ന് പറയുന്നതിന് മധ്വാചാര്യൻ പറയുന്ന എന്താണ്? ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അവൻ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. രാമാനുജാചാര്യർ പറയുന്ന എന്താണ്? ശബ്ദബ്രഹ്മം എന്ന് പറയുന്നതുകൊണ്ട് ഈ പ്രകൃതി സർവത്തിനെയാണ്. കുറച്ചുകൂടി വിപുലമായ വിശാലമായ അർത്ഥമാണ്. യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് നേരിടേണ്ടി വരുന്ന ഈ പ്രകൃതിയുടെ എല്ലാ പ്രലോഭനങ്ങളും ദേവസ്ഥാനം വരെയുള്ള പ്രലോഭനങ്ങൾ അവന്റെ മനസ്സിൽ വരുന്ന എല്ലാ വികല്പങ്ങളും കാരണം ഇതിനെക്കുറിച്ച് ഇത് വളരെ കഠിനമാണ്. ഈ മാർഗം എന്താണ്? ക്ഷുരസ്യ ധാര നിശിത ദുരത്യ എന്നെല്ലാം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ശ്രുതി. ഇതൊക്കെ യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവനെ ചിലപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാക്കും, നിരാശപ്പെടുത്തും. ക്ഷുരസ്യ ധാരയാണെങ്കിൽ താൻ അതിന് യോഗ്യനാണോ, പ്രാപ്തനാണോ, സമർത്ഥനാണോ, തനിക്കിതിന് കഴിയുമോ, ഇങ്ങനെയുള്ള പ്രതിലോമ ചിന്തകൾ ഒരുവനെ തളർത്തിക്കളയും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ പറയുന്നു വിഭിന്ന ഭൂമികകളെ കുറിച്ച് പറയുന്നു. ചിത്തഭൂമികൾ, അതിനെയെല്ലാം അതിജീവിക്കുക, ഇതെല്ലാം മനുഷ്യ സാധ്യമാണോ? ഇതെല്ലാം സാധ്യമാണെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടെന്നാലും വിപരീതമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ സ്വയം താൻ ഇതിനൊന്നും അർഹനല്ല, യോഗ്യനല്ല എന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടി പല സന്ദർഭങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ ഉപദേശത്തിൽ പറയുന്നുണ്ട് അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി അവിജയസു ദുരാചാരോ. നീ ഏറ്റവും വലിയ ദുരാചാരനായാലും ശരി, നീ എത്ര വലിയ പാപിയാണെങ്കിലും ശരി, അവിടെ നിന്നെല്ലാം തന്നെ ഞാൻ മോചിപ്പിക്കും. അപ്പോൾ അതൊരു സാധകന് ആവേശം കൊടുക്കുന്നു, ശുഭാപ്തി വിശ്വാസത്തെ, ഇച്ഛാശക്തിയെ ഒക്കെ വർദ്ധിപ്പിക്കുന്ന അതുപോലൊരു സന്ദർഭമാണത്. അതായത് ഇത്തരം ആധ്യാത്മിക സന്ദർഭങ്ങളെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരാൾക്ക് ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഇതിനോട് ഒരു ചെറിയ ജിജ്ഞാസയുള്ളവൻ പോലും ഇതിൽ വരുന്ന എല്ലാ വൈതരണികളെയും മറികടന്നു പോകും. മായയെക്കുറിച്ചൊക്കെ വളരെ ഭീകരമായി ഒരു ഭാഗത്ത് ചർച്ച ചെയ്യും, എന്നാലും വേറൊരു ഭാഗത്ത് പറയും എന്താണോ മായ ഏതാം തരന്തി, ഇതിനെ ഒരുവന് തരണം ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ ജിജ്ഞാസുവിന്റെ മനസ്സിന് ഒരാശ്വാസം കൊടുക്കുന്നു. അതാണ് ഗുരുക്കന്മാരുടെ കരുണ എന്ന് പറയുന്നത്. അവർ ഒരു ഭാഗത്ത് ഇതിൻ്റെ വൈഷമ്യങ്ങളെയും ഇതിൻ്റെ കാഠിന്യത്തെയും ബോധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ് അവൻ ആശ്വാസം കൊടുക്കുന്നുണ്ട്. എന്താണ്? ഒരുവന്റെ മനസ്സിന് ഒരു ജിജ്ഞാസ ഉണ്ടായാൽ മതി അവൻ ഈ ശബ്ദബ്രഹ്മത്തെ എന്നാണ്. വേദ മനുഷ്യ ധൃതി അന്തരീക്ഷ സ്വർഗാദി ശബ്ദ അഭിലാപയോഗ്യ ബ്രഹ്മ പ്രകൃതി. പ്രകൃതി മുഴുവൻ അവന് ആ ഒരു ജിജ്ഞാസയുടെ ബലത്തിൽ തന്നെ അവനെ അതിക്രമിച്ചു പോകാം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി മുഴുവൻ ഒരു സാധകന് ശത്രുവായി നിന്നാലും ആത്മവിദ്യ അല്ലെങ്കിൽ ആ യോഗ ജിജ്ഞാസ അതൊന്നുകൊണ്ട് അവൻ ഇതിൽ വരാമെന്നുള്ള എല്ലാ വൈതരണികളെയും അവൻ അതിജീവിച്ചു പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ശുഭേച്ഛ തുടങ്ങിയ ഭൂമികളെ കുറിച്ച് പറയുമ്പോൾ വസിഷ്ഠം പറയും, ഈ ചിത്തം ഓരോ ഭൂമികയിലേക്കും ആരോഹണം ചെയ്യണമെന്ന്. ഒരു ഭൂമിയിൽ നിന്നും വേറൊരു ഭൂമിയിലേക്ക് ചിത്തം പ്രവേശിക്കുകയാണ്. കാരണം അത് ചിത്തത്തിന്റെ സ്വഭാവമായി തന്നെ മാറുന്നു. ജിജ്ഞാസയുടെ അങ്കുരം ഒരു ചിത്തത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രവൃദ്ധമായിത്തീരുന്നു. എന്നുവെച്ചാൽ അത് സ്വയം തന്നെ അത് വളർന്ന് പ്രകൃതി എന്തെല്ലാം വൈതനികൾ സൃഷ്ടിച്ചാലും ശരി, അത് സ്വയം തന്നെ വളർന്നു മുമ്പോട്ട് പോകും. ഇവിടെ തന്നെ പറയുന്നത് എന്താണോ, ഹിരിയതേ, അതായത് ഒരുവൻ യോഗത്തെ വാസ്തവത്തിൽ അന്വേഷിച്ചു പോവുകയല്ല, യോഗം അവനെ പരമാർത്ഥത്തിൽ സ്വാധീനമാക്കിയായിരിക്കും. യോഗത്തിൽ നിന്നും അവന് വിട്ടുപോകാൻ വയ്യാത്തൊരവസ്ഥ വരും, ഇതിനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. ആ ജീവൻ ഒരു തവണ ഇതിന്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അതിൽ ഈ പറയുന്ന തരത്തിലുള്ള മാർഗഭ്രംശങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ശരി, ആത്യന്തികമായി ഇതിൽ നിന്നവന് മോചിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇതവനെ മുന്നോട്ട് സ്വയം നയിച്ചുകൊണ്ട് തന്നെ പോകും. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പലതരത്തിൽ ഉള്ള വൈഷമ്യങ്ങളിൽ പലപ്പോഴും അതിനെ തിരിച്ചറിയാത്തതുകൊണ്ട് അവൻ പെട്ടുപോകുന്നു. അങ്ങനെ പെട്ടുപോയാലും ഇവിടെ രാമാനുജാചാര്യർ ഓരോന്നിനെയും പേരെടുത്ത് പറഞ്ഞിട്ട് പറയണം. അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളിലും പറഞ്ഞ ഈ സാധനാമാർഗം എന്ന് പറയുമ്പോൾ ശുദ്ധമായി ദോഷരഹിതമായി അങ്ങനെ ഒരു മാർഗവുമില്ല. എല്ലാ മാർഗങ്ങളിലും ഗുണങ്ങളുമുണ്ട് ദോഷമുണ്ട്. അത് യോഗമായിക്കൊള്ളട്ടെ, ഭക്തി ആയിക്കൊള്ളട്ടെ, ജ്ഞാനമായിക്കൊള്ളട്ടെ, ഇനി മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എല്ലാ മാർഗങ്ങളിലും ഈ പ്രകൃതി തടസ്സങ്ങൾ സൃഷ്ടിക്കും. എല്ലാ മാർഗങ്ങളും ഗുണ ദോഷ സമ്മിശ്രമാണ്. അല്ലാതെ ശുദ്ധമായിട്ട് അങ്ങനെ ഒരു മാർഗമില്ല, ശുദ്ധമായിട്ടൊരു മനസ്സില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെ ഓരോന്നിനെയും അവൻ അതിക്രമിക്കേണ്ടി വരും. അതെങ്ങനെ അവൻ അതിക്രമിപ്പിക്കുന്നു, പറയുന്നത് യോഗം തന്നെയാണ് അവനെ അതിന് പ്രാപ്തനാക്കി തീർക്കുന്നത്. യോഗം തന്നെ അതിന് സജ്ജമാണ് ഒരുവനെ അങ്ങനെ മോചിപ്പിക്കുന്നതിന്. അത് അവന് വേണ്ടുന്ന ഇച്ഛാശക്തി ഇവിടെ പറയും. അതിനെ തന്നെ വാസ്തുശക്തി പറയും, പൗരുഷം, പുരുഷകാരം എന്ന് പറയും. അതായത് ഈ മാർഗത്തിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം അതിക്രമിച്ചു പോകുന്നതിന് വേണ്ടതായ ശക്തി, ചിത്തദാർഢ്യം, ചിത്തസ്ഥൈര്യം, അതെല്ലാം അവന് കൊടുത്തുകൊണ്ട് ഈ വിദ്യ തന്നെ അവന് മുന്നോട്ട് നടത്തിക്കും. അതവന് ജിജ്ഞാസ ഉണർന്നാൽ മതി എന്നാണ്. അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോഴേ അവന് ഓരോന്നിനെ കുറിച്ചും തിരിച്ചറിവുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് വിഭാഗീയതയോടെ ആധ്യാത്മിക മാർഗത്തിൽ വാസ്തവത്തിൽ ദ്വൈതമെന്നോ അദ്വൈതമെന്നോ വിശിഷ്ടാദ്വൈതമെന്നോ അങ്ങനെയുള്ള ഭേദങ്ങളൊന്നും പരമാർത്ഥത്തിലില്ല. അതെല്ലാം ഈ ശാസ്ത്ര ചർച്ചയുടെ ഓരോ ഭാഗങ്ങളാണ്, ഓരോ സിദ്ധാന്ത സ്ഥാപനങ്ങളുടെ ഭാഗങ്ങളാണ്. ഈശ്വരീയമായ മാർഗത്തിൽ അങ്ങനെയുള്ള ഭേദങ്ങൾ വാസ്തവത്തിൽ ഇല്ല. എന്നാലും നമ്മൾ അത്തരം ഭേദങ്ങളെ കൽപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ അഭിമാനങ്ങൾ സൃഷ്ടിക്കും. ഇതെല്ലാം ഇതിന് വൈതരണികളാണ് സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം പരമ്പരകൾ. ഇതിനെല്ലാം നല്ല വശങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ശബ്ദബ്രഹ്മത്തിന്റെ പരിധിപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനും ദോഷങ്ങളും വരും. ഈ കുരുക്കുകളിൽ നിന്ന് ശബ്ദബ്രഹ്മ അതിവർത്തനം എന്ന് പറയുന്നതാണ് ഈ ആധ്യാത്മിക യത്നം എന്ന് പറയുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മളെ കുരുക്കിക്കളയുന്ന പല കാര്യങ്ങളും, എപ്പോഴും മനസ്സും ചിന്തയും എല്ലാം ഈ സാപേക്ഷികമായ തലങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് അവൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തും. ഇതെല്ലാം ഈ ശബ്ദബ്രഹ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അതിന് വളരെ വിപുലമായ ഒരർത്ഥം രാമാനുജാചാര്യന് കൊടുക്കുന്നു. നമ്മൾ സൂക്ഷ്മമായി തിരിച്ചറിയേണ്ട പല കാര്യങ്ങളും അലക്ഷ്യമായി തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുമ്പോൾ അതിൻ്റെ അതിവർത്തനം അത് അസാധ്യമായി തീരും. അത് പിന്നെ സാധ്യമാക്കി തീർക്കുന്ന എന്ത്? ഈ യോഗം തന്നെ, ആ യോഗ ജിജ്ഞാസ തന്നെ. അതാണ് ഈ ആധ്യാത്മിക മാർഗത്തിൽ നമ്മുടെ ബുദ്ധിക്ക് നീതീകരിക്കാനാവാത്ത പലതും സംഭവിച്ചു പോയിട്ടുള്ളത്. അത് ആധ്യാത്മികതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോയത് നമ്മൾ പറയുന്നതിന്, പലതരത്തിലുള്ള ആചാരങ്ങൾ, പലതരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതികൾ, വർണ്ണം, ജാതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് കലർന്നു വന്ന അങ്ങനെയാണ്. കാരണം അതൊക്കെ ശബ്ദബ്രഹ്മത്തിന്റെ ഭാഗമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. അത് ഒരു പരിധി വരെ കുറയൊക്കെ ചിലപ്പോൾ മനുഷ്യനെ സഹായിച്ചെന്നിരിക്കും, പക്ഷേ അതെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ അതൊക്കെ തടസ്സമായി തീരും. അതിൻ്റെ പരമമായ പ്രാപ്തിക്ക് ഈ ശബ്ദബ്രഹ്മത്തിൽ അന്തർഭവിച്ചിട്ടുള്ള സർവവും ഒരു ഭാഗത്ത് ഗുണകരമായി തീർന്നാൽ മറുഭാഗത്ത് അത് തന്നെ തടസ്സമായി തീരും. എല്ലാ ഉപാസനകളും എല്ലാ പദ്ധതികളും ആത്യന്തികമായി ഈ ശബ്ദബ്രഹ്മാതിവർത്തനം, അതിനാണ് ഒരു സാധകം നിൽക്കേണ്ടത് എന്ന് വെച്ചാൽ ഏറ്റവും നിരപേക്ഷമായൊരു തലത്തിൽ, നിരപേക്ഷമായൊരു തലത്തിൽ നിന്നുകൊണ്ട് ഈ സാപേക്ഷതയെ അതിജീവിക്കുക. ഈ സാപേക്ഷമായ തലത്തിൽ നിന്നുകൊണ്ട് സാപേക്ഷതയെ ആശ്രയിച്ചുകൊണ്ട് അത് സാധ്യമല്ല, സഹായിക്കുമെങ്കിലും ആത്യന്തികമായി അതിനുപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരാൾ പറയും, ഒരാൾ ഇഷ്ടദേവതയെ ഉപാസിക്കുന്നു, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, ആ ഉപാസനയിലൂടെ അയാൾ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്തെ പ്രാപിക്കുന്നു. പക്ഷെ ഒരു പരമമായ തലത്തിൽ അയാൾ അതിനെ അതിക്രമിച്ചു പോകേണ്ടി വരുന്നു. അത് ഏറ്റവും ഉയർന്നമായൊരു തലമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുവൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എന്നാൽ ഇവിടെ ശബ്ദബ്രഹ്മാതിവർത്തനം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ അത്ര എല്ലാ കാര്യങ്ങളും നമ്മൾ വാസ്തവത്തിൽ ബന്ധിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് അതിനെല്ലാം അതിജീവിക്കേണ്ടതായ ഒരു തലം വരെ യോഗ ജിജ്ഞാസേവനെ ഇതിൽ നിന്നെല്ലാം കടത്തി ഇതിന്റെ മറുകരയിൽ എത്തിക്കും എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇതിൽ വൈഷമ്യമായി കാണുന്ന പല കാര്യങ്ങളും, പലപ്പോഴും നമ്മൾ വിമർശിച്ചു പോകുന്ന പല കാര്യങ്ങളും, അതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, അതെല്ലാം ഒരു തലത്തിൽ അത് അവശ്യം ഭാവിയായി വന്നു ചേരുന്നത്. ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വർണ്ണം, ഇതൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ. ജാതി, മതം, ആചാരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഈ ശബ്ദബ്രഹ്മത്തിൻ്റെ പരിധിപ്പെടുന്നതാണ്. ഒരുവൻ ഇതിനെല്ലാം ആത്യന്തികമായി അതിനെല്ലാം അതിക്രമിക്കേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ സ്വീകരിക്കേണ്ട സമയത്ത് ഒരുവന് സ്വീകരിക്കാൻ അവൻ ബാധ്യസ്ഥനായി തീരും. അതുകൊണ്ട് സഹായിക്കുന്ന തരത്തിൽ അതിനെയൊക്കെ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ അതിനെ അതിജീവിക്കേണ്ട തരത്തിൽ അതിനെ അതിജീവിക്കേണ്ടതായും വരും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അവൻ പ്രകൃതി ബന്ധാ വിമുക്ത എന്ന് പറയുന്നു. അവൻ ഈ പ്രകൃതി ബന്ധത്തിൽ നിന്ന് അവൻ വിമുക്തനായി തീരേണ്ടി വരുന്നു. അത് രാമാനുജാചാര്യർ പറയുന്നതാണ്. ഈ പ്രകൃതി ബന്ധം അത് വളരെ വിചിത്രമായ രീതിയിലാണ്, പല തലത്തിലാണ് അവനെ ബന്ധിക്കുന്നത്. അതിൽ നിന്നും ആ ജിജ്ഞാസ തന്നെ അവനെ മോചിപ്പിക്കുന്നു. അതിനവൻ അതിവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരാൾ പറയുന്നു, ഒരാൾ ബോധപൂർവം, ഇത് അബോധപൂർവമായി യത്നിക്കുന്നവനും. ബോധപൂർവമായി യത്നിക്കുന്ന ഒരുവന്റെ കാര്യം വിവേകപൂർവമായി ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യത്നിക്കുന്ന ഒരുവന്റെ കാര്യം, തന്നിഷ്ഠനായി അഭ്യാസം ചെയ്യുന്നവന്റെ കാര്യം അതിനെ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അർജുനന്റെ സംശയം തികച്ചും അസ്ഥാനത്താണ്. യോഗഭ്രഷ്ടന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല, അവന് ഭ്രഷ്ട് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. യോഗഭ്രഷ്ടനല്ല, ഇതിലേക്ക് ജിജ്ഞാസ ഉണർന്ന ഒരുവനും ആത്യന്തികമായ നാശം ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പറയുന്നു, സഹ വിവശോപി ശ്രോതി പറയും, അവൻ വിവശനായാലും അവൻ മാർഗഭ്രംശം അവന് സംഭവിച്ചാലും, തേനൈവ പൂർവാഭ്യാസേന ഹരിയതേ, ആ പൂർവാഭ്യാസത്താൽ തന്നെ അവൻ കീഴ്പ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്തുവരുന്നു, യോഗസ്യ ജിജ്ഞാസുരപി, യോഗത്തിന്റെ കേവല ജിജ്ഞാസ പോലും ശബ്ദബ്രഹ്മാധിവർത്തതെ, ശബ്ദബ്രഹ്മത്തെ ഈ പ്രകൃതിയെ അജീവിക്കുന്നു. ആ ജിജ്ഞാസ തന്നെ പ്രകൃതിയെ അവനെ തിരിച്ചറിഞ്ഞ് അതിജീവിക്കാൻ അവന് ശക്തി നൽകുന്നു എന്നാണ്. അതും വളരെ ആശ്വാസം തരുന്ന ഒരു ഭാഗമാണ്. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ വിവശോപി സ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദിവർത്തതേ. ഈ ഭാഗത്തെക്കുറിച്ച് പ്രത്യേകിച്ചും പറയുന്നത് ചില ആൾക്കാരുണ്ട്, എപ്പോഴും അവരവരുടെ ന്യൂനതകളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒരു മാനസിക രോഗം പോലെ. ഞാനിതിൽ വന്നുപെട്ടുപോയി, പക്ഷെ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല എന്നിങ്ങനെ ഒന്നുകിൽ തൻ്റെ പൂർവ്വ ജീവിത വൃത്താന്തങ്ങളെ ഓർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ വർത്തമാന ജീവിതത്തിലെ ദുർബലതകളെക്കുറിച്ച് ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ ഉള്ളിൽ ഇച്ഛ കാണും, പക്ഷേ വിപരീത ചിന്തയായിരിക്കും, പ്രതികൂല ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സഹായകമായിട്ടാണ് ഈ ഭാഗം ഉപയോഗിക്കേണ്ടത്. അങ്ങനെയല്ല, അതിന് അയോഗ്യരായിട്ട് വാസ്തവത്തിൽ ആരും തന്നെ ഇല്ല. അവനതിനെക്കുറിച്ച് അറിയുകയും അവൻ്റെ മനസ്സിൽ ജിജ്ഞാസ ഉണരുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇതിനെ അതിക്രമിച്ചു തന്നെ തീരും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മുമ്പ് ചോദിച്ചത് അയതി ശ്രദ്ധയോ വേദ, അവന്റെ യത്നത്തിൽ കുറവ് വന്നു, ശ്രദ്ധയുണ്ടായിരുന്നു, അവിടെ യോഗഭ്രഷ്ട സംഭവിച്ചു, അവൻ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നാലോ, അതാണ് അടുത്ത് പറയുന്നത്. പ്രയത്നാദ്യതമാനസ്തോ യോഗി സംശുദ്ധ കൽബിഷ അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതിം കുതസ്യ യോഗിത്വം ശ്രേഹൈതി പറയുന്നു. പ്രയത്നം പ്രയത്നാദ് യതമാനോ അധികതരം യതമാന ഇത്യർത്ഥ. ഒരുവൻ പ്രയത്നത്തിൽ നിന്നും പ്രയത്നത്തിലേക്ക് പോവുകയാണ്, അവൻ പിന്തിരിയുന്നില്ല, അവന് വീഴ്ചകൾ സംഭവിക്കുന്നില്ല, അവൻ യോഗമാർഗത്തിൽ തന്നെ ദൃഢമായ ശ്രദ്ധയോടുകൂടി സ്ഥിരമായ പരിശ്രമത്തിന് മുന്നോട്ട് പോവുകയാണ്. തത്ര യോഗി, യോഗി വിദ്വാൻ വിവേകശാലി, അവനെന്ത് ചെയ്യുന്നു, സംശുദ്ധ കൽബിഷ അവനെ വ്യതിചലിപ്പിക്കുന്നതായ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടവനായി, ശുദ്ധി നേടിയവനായി, വിശുദ്ധ കിൽബിഷ, പാപങ്ങളെല്ലാം നശിച്ച് അവന്റെ ചിത്ത വിക്ഷേപങ്ങളെല്ലാം അസ്തമിച്ച് സംശുദ്ധ പാപോ, പാപത്തിൽ നിന്നെല്ലാം എന്നുവെച്ചാൽ പാപപുണ്യങ്ങളിൽ നിന്നെല്ലാം അവന്റെ ചിത്തം ശുദ്ധി നേടി അനേക ജന്മസംസിദ്ധ, അവൻ അനേക ജന്മങ്ങളിലൂടെ ആർജിച്ചതായ സംശുദ്ധിയുണ്ട്. അതായത് ഇത് പറയുന്നത് യോഗഭ്രഷ്ടനെ കുറിച്ചാണ്. അനേക ജന്മങ്ങളിലൂടെ അവൻ സിദ്ധിയെ നേടിയവൻ, ഈ ജന്മത്തിലൊന്നും വർത്തമാന ജന്മത്തിലൊന്നും അവനവിടെ യോഗഭ്രഷ്ടി സംഭവിക്കുന്നില്ല. യോഗഭ്രഷ്ട എന്ന് പറയുന്നത് ഒരു യോഗിയുടെ ഒരു ജന്മത്തെ എടുത്തുകൊണ്ട് പറയുന്നതാണ്. അനേക ജന്മങ്ങളിൽ യോഗഭ്രഷ്ടനും പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ജന്മത്തിൽ അത് പൂർത്തിയാകേണ്ട സന്ദർഭം വന്നപ്പോൾ എന്ത് ചെയ്തു, അവന് ഒരു ജന്മം കൂടി കാത്തിരിക്കേണ്ടി വന്നു, അതിന് യോഗഭ്രഷ്ടി. ഇതങ്ങനെയല്ല, ആ ചരമ ജന്മത്തെക്കുറിച്ച് പറയുകയാണ്. അവനെന്ത് ചെയ്തു, അവൻ ഇതുവരെ ആർജിച്ച സംസ്കാരത്തോടുകൂടി തന്നെ വന്നു, തുടർച്ചയായി വന്നു. ഏതൊരു ജന്മത്തിലാണോ അവൻ മോചിതനാകേണ്ടത്, ആ ജന്മത്തിൽ അവന് ഭ്രഷ്ടി സംഭവിക്കുന്നില്ല. അവന്റെ സാധനയിലോ സിദ്ധിയിലോ യാതൊരു ന്യൂനതയും സംഭവിക്കാതെ അനേക ജന്മ സംസിദ്ധ. എന്തുകൊണ്ട് അവൻ അങ്ങനെ ഒരു യോഗ്യത ഉണ്ടായി, അത് അനേക ജന്മങ്ങളിലെ സംസിദ്ധിയാണ്, ഫലസിദ്ധിയാണ്. അതുകൊണ്ട് അനേകേഷ ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാര ജാത ഉപജിത്യ, പല പല ജന്മങ്ങളിൽ നിന്ന് അവൻ അല്പാൽപം സംസ്കാരത്തെ ആർജിച്ച് ഉപജിത്യ സഞ്ചയിച്ച് തേനുപജിതേന അനേക ജന്മകൃതേന, അങ്ങനെ ഉള്ള അവന്റെ ആ സമ്പാദ്യം, അനേക ജന്മങ്ങളിലെ സമ്പാദ്യം കൊണ്ട് സംസിദ്ധനായി ഈ ജന്മത്തിൽ അവൻ പൂർണനായി. അതാണ് അനേക ജന്മ സംസിദ്ധൻ എന്ന് പറയുന്നത്. തഥാ ലബ്ധ സമ്യക് ദർശന, അതിന്റെ പൂർണത എന്താണ്? സമ്യക് ദർശനമാണ്, ജ്ഞാനപ്രാപ്തിയാണ്. അവൻ സന്യാദി പരാം പ്രകൃഷ്ടാം ഗതിം, അവിടെ നിന്നവൻ മുക്തനായിത്തീരുന്നു. വിമുക്തശ്ച വിമുച്യതെ എന്ന് ശ്രുതി പറയും. അങ്ങനെ അവൻ മുക്തനായിത്തീരുന്നു. അപ്പോൾ അത് സാധാരണഗതി ക്രമമായി സംഭവിക്കുന്നതിനെ കുറിച്ച് പറയും. പതനമൊന്നും സംഭവിക്കുന്നില്ല, അവനെന്ത് ചെയ്യുന്നു, വളരെ നിഷ്ഠയോടുകൂടി തന്നെ ഓരോ ജന്മത്തിലും അവൻ കുറേശ്ശെ അത് ആർജിച്ച് ഒരു ജന്മത്തിൽ അവൻ പൂർണ്ണമായ വിശുദ്ധിയെ പ്രാപിച്ച് അവൻ മുക്തനായിത്തീരുന്നു, പരമഗതിയെ പ്രാപിക്കുന്നു. ഇതാണ് യോഗത്തിന്റെ മഹാത്മ്യം എന്നിവിടെ പറയുകയാണ്. അനേക ജന്മങ്ങളിലാണ് അവൻ ആ പുണ്യത്തെ ആർജിക്കുന്നത്, യോഗത്തിൻ്റെതായ പുണ്യം, അതുകൊണ്ട് അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. യതമാനഹ യോഗീതു, എതിക്കുന്നവനായ, യതമാനം എന്ന് വെച്ചാൽ യത്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നവൻ, വീഴ്ച സംഭവിക്കാതെ, അങ്ങനെയുള്ള യോഗിയാകട്ടെ, പ്രയത്ന സംശുദ്ധ കിൽമിഷ, അവന്റെ യത്നം കൊണ്ട് അവന്റെ പാപങ്ങളെല്ലാം പരിഹരിച്ച് അനേക ജന്മ സംസിദ്ധ, അനേക ജന്മങ്ങളുടെ സംസിദ്ധി കൊണ്ട്, അവനാർജിച്ച ആ സംസ്കാരം കൊണ്ട്, തഥ വർത്തമാന ജന്മത്തിൽ യോഗഭ്രഷ്ടൊന്നും കൂടാതെ പരാം ഗതിം യാതി, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. ഇതാണ് അതിന്റെ ക്രമികമായ ഗതി, മോക്ഷപ്രാപ്തി. അതിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത്, പ്രയത്നാദ്യതമാനസ്തോ യോഗി സംശുദ്ധ കിൽബിഷ അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതിം. തപസ്സിഭ്യോതികോ യോഗീ ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗീ തസ്മാദ് യോഗീ ഭവാർജുന. ഭാഷകാരൻ പറയുന്നു, യസ്മാദേവം തസ്മാ തപസ്സിഭ്യോ അധികോ യോഗി. ഈ യോഗി നേരത്തെ പറഞ്ഞു, യോഗിയെ കുറിച്ച് ആദ്യം പറഞ്ഞു, ആത്മസംസ്തം മനക്കർത്വ മാം ധ്യായന്ത ഉപാസതേ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ യോഗിയെ കുറിച്ച് പറയുന്നത്. ആത്മധ്യാനത്തിൽ അല്ലെങ്കിൽ ഈശ്വര ധ്യാനത്തിൽ മുഴുകുന്നവനെയാണ് ഇവിടെ യോഗി എന്ന് പറയുന്നത്. പലതരത്തിൽ ഉള്ള പല അഭ്യാസങ്ങൾ ചെയ്യുന്നവർ യോഗികളാണ്, അവരെയാണ് ഇവിടെ തപസ്സി എന്ന് പറഞ്ഞിരിക്കുന്നത്. തപസ്സിഭ്യോ അധികോ യോഗി. വേദത്തിലും മറ്റും പറഞ്ഞിരിക്കുന്ന, സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ, കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷമൊന്നുമല്ല, ഒന്നും ദോഷമല്ല. അതുകൊണ്ട് പാപങ്ങൾ നശിക്കും. ആ പാപം ആയിരിക്കും ഒരു പക്ഷെ അവനെ ശക്തമായ പാപ സംസ്കാരങ്ങളുള്ളിലിരിക്കുകയും അവൻ്റെ ഉള്ളിൽ ശുഭേച്ഛ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആ ശുഭേച്ഛ അവനെ തപസ്സിന് പ്രേരിപ്പിക്കും. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിലിരിക്കുന്ന പാപം ആ തപസ്സിനെ കൂടാതെ നശിക്കത്തില്ല. അതുകൊണ്ട് തപസ്സും ശ്രേഷ്ഠം തന്നെയാണ്, കാരണം അത് പാപനാശകമാണ്. അത് മറ്റ് കാമനകളൊന്നും കൂടാതെ അനുഷ്ഠിച്ചാൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ആ തപസ്സുകൾ കൊണ്ട് അവൻ്റെ പാപങ്ങൾ നശിച്ച്, ഇവിടെ പറഞ്ഞല്ലോ, സംശുദ്ധ ഗർഭിഷനായാൽ മാത്രമേ അവന് ഈശ്വരാരാധനയിൽ മനസ്സുറയ്ക്കത്തുള്ളൂ. അപ്പോ ഈശ്വരാരാധനയിൽ അങ്ങനെ മനസ്സുറച്ചവൻ എന്തായാലും തപസ്സിയുടെ നിലയെ അതിക്രമിച്ചവനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താണ്? തപസ്സിഭ്യോ അധികോ യോഗി. തപസ്സിയെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. മാത്രമല്ല, ജ്ഞാനിഭ്യോ വി, ജ്ഞാനിയെക്കാളും ശ്രേഷ്ഠൻ തന്നെയാണ് യോഗി. ജ്ഞാനം സമ്യക് ദർശനം എന്ന് പറയുന്നു. ഇവിടെ ഭാഷകാരൻ എടുക്കുന്ന അർത്ഥം, ജ്ഞാനമത്ര ശാസ്ത്ര പാണ്ഡിത്യം, ബഹുശാസ്ത്ര പാണ്ഡിത്യം, അതിനെയും ജ്ഞാനമെന്ന് പറയാം. ബഹുശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം നേടി, പക്ഷെ അവന് ആത്മബോധമില്ല. അപ്പോൾ ആ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് യോഗം എന്ന് പറയാൻ. തത് വദ്ഭ്യോപി മതോ ജ്ഞാതോ അധികം ശ്രേഷ്ഠ. ബഹുശാസ്ത്ര പാണ്ഡിത്യം, കേവലമായ ശാസ്ത്ര പാണ്ഡിത്യം, എന്നാൽ അവൻ ആത്മനിഷ്ഠനായില്ല. അങ്ങനെ ശാസ്ത്ര പാണ്ഡിത്യമുള്ളവനെയും ജ്ഞാനിന്ന് പറയാം. അല്ലെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത് സമ്യക് ദർശനമെന്നെടുത്താലും ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി എന്ന് പറയുന്നതിന് അപാകതയൊന്നുമില്ല. ജ്ഞാനി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ സ്ഥിതപ്രജ്ഞനെന്നുള്ള അർത്ഥം തന്നെ എടുത്തോട്ടെ, ഗുണാതീതനെന്നുള്ള അർത്ഥം എടുത്തോട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി എന്ന് പറയുന്നത് ഉചിതം തന്നെയാണ്. എന്തുകൊണ്ട്? ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത് ചതുർത്ഥ ഭൂമികയാണ്. അപ്പോൾ അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ചതുർത്ഥ ഭൂമികയിൽ ഒരാൾ മുക്തനാണ് എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. അതുകൊണ്ട് അയാൾ മുക്തനായിക്കഴിഞ്ഞു. മുക്തനായാലും അവിടെയും പറഞ്ഞല്ലോ, അയാളെ വീണ്ടും പലതും പിന്തുടരുന്നു. നേരിടു പോലെയാണെങ്കിലും അയാൾക്ക് വീണ്ടും ദുഷ്ടദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു. പിന്നെ അവിടെ ആ ജ്ഞാനിക്ക് പിന്നെ അവലംബമായിരിക്കുന്നത് ജീവൻ മുക്തിക്ക് വേണ്ടി യോഗമാണ്. പിന്നെ അയാൾ യോഗത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് വാസിഷ്ഠത്തിന്റെ പ്രക്രിയ. അങ്ങനെ ആ ദൃഷ്ടി നോക്കുമ്പോഴും ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠം ആ ഒരു നിലയെ വെച്ച് നോക്കും. പരമാർത്ഥത്തിൻ്റെ എല്ലാം ശ്രേഷ്ഠം തന്നെ, ജ്ഞാനവും യോഗവും ഭക്തിയും എല്ലാം ശ്രേഷ്ഠം തന്നെ. പക്ഷെ ഓരോ നിലകളിൽ, ഓരോ അവസ്ഥയിൽ, ഓരോ ചിത്തഭൂമിയിൽ ഇതിനെ പരസ്പരം തുലനം ചെയ്യുമ്പോൾ ആ സമ്യക് ദർശനത്തിന്റെ സാധന എന്നുള്ള നിലയ്ക്ക് കേവലമായ യോഗത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റ് സാധനങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ യോഗത്തെ ഒരിക്കലും ജ്ഞാനിക്കും കൈപിടിയാൻ പറ്റത്തില്ല. ഇവിടെ യോഗം എന്ന് പറയുന്നത് എന്താണോ, അവന്റെ മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി തത്വജ്ഞാനം ചെയ്യുന്ന പരിശ്രമം, അതാണ് ഇവിടുത്തെ യോഗം എന്ന് പറയുന്നത്. അല്ല നമ്മൾ സാധാരണ കേൾക്കുന്ന ഹഠയോഗമോ മറ്റു യോഗങ്ങളോ ഒന്നുമല്ല. ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്ന യോഗം എന്താണോ, സാധാരണ പറഞ്ഞു വരുന്ന ചിത്തപിടുത്തി നിരോധമല്ല, മറിച്ച് മനസ്സിന്റെ ആത്മനിഷ്ഠയാണ്, അല്ലെങ്കിൽ ഈശ്വരനിഷ്ഠയാണ് മനസ്സിന്റെ. അത്തരത്തിലുള്ള ഒരു യോഗം പ്രപഞ്ചകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തത്വജ്ഞാനിക്കും ഗുണം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? ഈ ചിത്തവിക്ഷേപങ്ങളെ, ഈ ദുഷ്ടദുഃഖത്തെയെല്ലാം അവസാനിപ്പിച്ച് അയാളുടെ ചിത്തം തുടർന്ന ഭൂമികളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ തിരിയുക എന്ന് പറയുന്ന സപ്തഭൂമികയിൽ എത്തിച്ചേരുന്നതിന് പിന്നീട് അയാളെ സഹായിക്കുന്നത് ജ്ഞാനമല്ല, മറിച്ച് യോഗമാണ്. ആ നിലയ്ക്ക് പഞ്ചമ ഷഷ്ട സപ്തമ ഭൂമികളിലേക്ക് ആ ചിത്തത്തെ ആരോഹണം ചെയ്യിക്കുന്നതിന് യോഗം ഉപകരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആ യോഗത്തോടുകൂടി ഇവൻ ചതുർത്ഥ ഭൂമിയിലിരിക്കുന്ന ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നതിന് യാതൊരു ബാധയുമില്ല. ഇവിടെ ഭാഷകാരൻ അങ്ങനെ ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നില്ലെങ്കിലും, കാരണം ആ ഒരു ഭൂമികാ വിവരണം വരുന്നത് വാസിഷ്ഠത്തിലാണ്. അത് ഒരിക്കലും ഭാഷകാരൻ പരാമർശിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. പക്ഷെ ഇവിടെ മധുസ്വന സരസ്വതി ഇവിടെ വ്യാഖ്യാനത്തിൽ അതിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നതും ഈ പറഞ്ഞ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. വാസിഷ്ഠത്തിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് മനസ്സനുസരിച്ച് കൂടുതലും വാസിഷ്ഠത്തിന്റെ നിലയിലാണ് യോഗ വേദാന്തത്തെ യോഗവുമായി ബന്ധിപ്പിച്ചാണ് എന്ന് ചർച്ച ചെയ്യുന്നത്. ഭാഷ്യകാരൻ ശുദ്ധമായ വേദാന്തത്തെയാണ് കൂടുതലും അവതരിപ്പിക്കുന്നത്, യോഗവുമായിട്ട് ബന്ധപ്പെടുത്താതെ. അവിടെ ഇത്തരം സമ്യക് ദർശനത്തിന് ശേഷമുള്ള ഭൂമികളെ കുറിച്ചൊന്നും വിശദമായ ചർച്ചകളില്ല. അങ്ങനെയുള്ള ഒരു ഭൂമികൾ, പക്ഷേ അതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, അത്തരം ഭൂമികളെല്ലാം നമ്മളെ സംബന്ധിച്ച് കേവലം ഇൻഫർമേഷനായി നിൽക്കത്തേ ഉള്ളൂ. അതിനെല്ലാം ദൃഷ്ടാന്തം, ഉദാഹരണം കിട്ടുക വളരെ വിരളമാണ്. എന്തുകൊണ്ട്? ഈ സമ്യക് ദർശനത്തിന് ശേഷമുള്ള ഭൂമിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാത്തതുകൊണ്ട് തന്നെ അത്തരക്കാരെ കണ്ടുകിട്ടാനും പ്രയാസമാണ്. അപൂർവമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇത്തരം ഭൂമികളെക്കുറിച്ച് ഇങ്ങനെ ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ളത് കേട്ടിട്ടാണ് പലരും ചിത്തഭ്രമം പ്രാപിച്ചവരെയൊക്കെ പോയി ഗുരുക്കന്മാരായി ചിലപ്പോൾ ആരാധിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ചില ഭൂമികളുണ്ട്, സ്വയം മറന്നിരിക്കുന്നു, മറ്റുള്ളവർ ഓർപ്പിച്ചാൽ ഓർക്കാതിരിക്കുന്നു, പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുന്നു, അവർക്ക് പ്രപഞ്ച വ്യവഹാരങ്ങളില്ല. ഇതെല്ലാം കേട്ടുവച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലർ പോയി അതാണ് യോഗത്തിന്റെ പരമമായ നിലയെന്ന് പറഞ്ഞ് വണങ്ങും. ഒരു തെറ്റുമില്ല, കാരണം അതിനുള്ള പുണ്യം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരവസ്ഥയിൽ, ഈശ്വരൻ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപകാരമാണ്. അങ്ങനെ ഒരു മാനസികമായ ഒരു തലത്തിൽ അവരെത്തിപ്പെട്ടു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ പോയി അവരെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു രക്ഷയാണ്, ശരീരത്തിൻ്റെ രക്ഷയാണ്. അതുകൊണ്ട് അതൊരു ദോഷമൊന്നുമില്ല. പക്ഷെ ഇത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഭൂമികളിലേക്ക് ആരോഹണം ചെയ്തവർ വളരെ ദുർലഭമാണ്. സമൂഹ മധ്യത്തിൽ അവർ പ്രത്യക്ഷപ്പെടാറില്ല, പ്രത്യക്ഷപ്പെടാനൊട്ട് സാധ്യവുമല്ല. അപ്പോൾ അത് അവരുടേതായ ലോകം വേറെയാണ്. എന്നാലും ശാസ്ത്രം അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്, ഒരറിവിന് വേണ്ടി മാത്രം. കാരണം അവർ തിരിച്ച് ലോകത്തിലേക്ക് വരികയോ ലോകത്തിന് ഉപദേശം കൊടുക്കുകയോ ശിഷ്യന്മാരെ ഉണ്ടാക്കുകയോ ആശ്രമം ഉണ്ടാക്കുകയോ സത്സംഗം നടത്തുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അത്തരക്കാരെ നമുക്ക് തിരിച്ചറിയാൻ, കണ്ടുകിട്ടാൻ പ്രയാസമാണ്. പിന്നെ അത്തരക്കാരെ കണ്ടുമുട്ടുന്നതിനുള്ള യോഗ്യത ഉള്ളവരും കുറവായിരിക്കും. അതും ഒരു കാരണമായിരിക്കും. കാണണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം, അതില്ലാത്തവൻ എങ്ങനെ കാണും? അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള അവസ്ഥകളിലേക്ക് ഈ ജ്ഞാനനിഷ്ഠൻ തൻ്റെ ചിത്തത്തെ പ്രവേശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ചിത്തം അങ്ങനെ പ്രവേശിക്കുന്നതിന് അവിടെയും അയാൾ അവലംബിക്കുന്ന സാധന അതിന് യോഗമെന്ന് പറയുന്നു. മനോനാശത്തിനും വാസനാക്ഷയത്തിനും എല്ലാം വേണ്ടി ഉള്ള അഭ്യാസങ്ങൾ, അതാണ് അവിടുത്തെ യോഗം. അങ്ങനെയുള്ള യോഗമാണ് ഈ പറയുന്ന യോഗത്തിൻ്റെ പരമമായ നില. ഈ യോഗത്തിൻ്റെ ആരൂഢാവസ്ഥ അതാണ്. അങ്ങനെയുള്ള ഒരു യോഗി പറയുന്നു, ജ്ഞാനിഭ്യോവി, അജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ്. തദ്വദ്ഭ്യോവി മതോ ജ്ഞാതോധിക. അങ്ങനെ ഭാഷകാരനോട് വ്യാഖ്യാനിച്ചിട്ടില്ല, എന്നാലും വാസിഷ്ഠത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇവിടെ പറഞ്ഞതാണ് ശ്രേഷ്ഠ. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇവിടെ വരുമ്പോൾ ജ്ഞാനികളെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ്. കാരണം യോഗി ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അദ്വൈതികളൊക്കെ ഇവിടെ വരുമ്പോൾ കരഞ്ഞു, ഭഗവാൻ നമ്മളെ തഴഞ്ഞു കളഞ്ഞല്ലോ, ഇത്രയും കാലം ഒരുപാടൊക്കെ പ്രവർത്തിപ്പിച്ച ജ്ഞാനിത്വാത്മൈവമേ മതം എന്നൊരിടത്ത് പറഞ്ഞു. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, അവനെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി, കൈവിട്ട് കളഞ്ഞു പൂർണ്ണമായിട്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു ജ്ഞാനികളും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആശ്വാസത്തിനുള്ള വക വാസിഷ്ഠത്തിലുണ്ട്. പ്രയാസമുള്ള കാര്യമാണെങ്കിലും അവിടെ പറയുന്നുണ്ട്. എന്താണ് ജ്ഞാനി എക്കാൾ ശ്രേഷ്ഠനായ യോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. യോഗത്തിന് അങ്ങനെ ഒരു തലവുമുണ്ട്, ജ്ഞാനത്തെ അതിക്രമിക്കുന്നതായോ. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് യാതൊരു ദോഷവുമില്ല. പിന്നെ പറയുന്നത് എന്താണ്? കർമ്മിഭ്യോ അഗ്നിഹോത്രാദി കർമ്മ തദ്വദ്ഭ്യോപി അധിക യോഗി. പറയേണ്ട കാര്യമില്ല കർമ്മികളെക്കാളും. കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം, ഉപാസന തുടങ്ങിയ കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നവരുണ്ട്. അവരെക്കാൾ ശ്രേഷ്ഠനാണ്. അവരെക്കാൾ ശ്രേഷ്ഠനെന്ന് പറയുമ്പം അവരെയൊന്നും മോശക്കാരാണെന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്നും കരുതണ്ട. ഇതെന്താണ്? ആ ചിത്തത്തിൻ്റെ ആധ്യാത്മിക ഭാവങ്ങളിൽ നിന്നുകൊണ്ട് ഒന്നും മറ്റൊന്നിനേക്കാൾ ഉയർന്ന തരത്തിൽ നിൽക്കുന്നു എന്ന് പറയുകയാണ്. ഒന്ന് ഉയർന്നു എന്ന് പറയുമ്പോൾ മറ്റത് താഴ്ന്നതാണ്, മോശമാണ് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. അപ്പോൾ കർമ്മ ഉപാസനകൾ അതും ആധ്യാത്മിക സാധനങ്ങളാണ്. പക്ഷെ അതിൻ്റെ പരമം അതിനേക്കാൾ ശ്രേഷ്ഠമായ തലങ്ങളുണ്ട്. പക്ഷെ ഒരാൾക്ക് അങ്ങനെ ഒരു തലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് ശ്രേഷ്ഠം അത് തന്നെ. ഒരാൾക്ക് ഏതൊന്നാണോ അനുകൂലമായി തോന്നുന്നത് അത് തന്നെയാണ് അയാളെ സംബന്ധിച്ച് ശ്രേഷ്ഠമെന്ന് കരുതേണ്ടത്. വിഷ്ണുവിന്റെ ഭക്തൻ വിഷ്ണു തന്നെയാണ് ശ്രേഷ്ഠൻ, ശിവൻ അതിന് താഴെയുള്ളൂ. ശിവഭക്തന് ശിവൻ തന്നെയാണ് ശ്രേഷ്ഠൻ, വിഷ്ണു അതിന് താഴെയുള്ളൂ. ഇത്തരത്തിലാണ് ആധ്യാത്മിക സാധനങ്ങളെ സംബന്ധിച്ച് ഒരുവൻ എവിടെ നിൽക്കുന്നോ, ഒരുവൻ ഏതിനെയാണോ അവലംബിക്കുന്നത് അത് തന്നെയാണ് അവനെ സംബന്ധിച്ച് ശ്രേഷ്ഠം. പക്ഷെ ഭഗവാൻ ഇവിടെ എല്ലാ സാപേക്ഷികമായ തലങ്ങളെയും വെടിഞ്ഞിട്ട് നിരപേക്ഷമായൊരു തരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. പ്രത്യേകിച്ച് ഒരധികാരികളോടും ഒരു പക്ഷപാതവുമില്ലാതെ പരമാർത്ഥത്തെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനീ കൂടി ഇവിടെ വന്നപ്പം കൈവിട്ട് കളഞ്ഞത്. അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു തലമുണ്ട്, യോഗത്തിൻ്റെതായ തലം. തദ്വദ്ഭ്യോപി അധികോ യോഗി വിശിഷ്ട യസ്മാ തസ്മാതി എന്താണ് യോഗി ഭവ അർജുന, അല്ലയോ അർജുന നീ യോഗിയാകൂ. അപ്പൊ ഇവിടെ നമുക്കിതൊരു തമാശ പോലെ തോന്നും, പല വ്യാഖ്യാതാക്കൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ചില വ്യാഖ്യാതാക്കൾ, അത് പല ആധുനിക വ്യാഖ്യാതാക്കളാണ് തകടം പറഞ്ഞു. അവർ പറഞ്ഞു ഇവിടെ യോഗി എന്ന് പറഞ്ഞു അർജുനോട് പറയുന്നു കർമ്മയോഗിയാകൂ. എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അർജുനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം നടപ്പുള്ള കാര്യങ്ങളല്ല. ഇവിടെ പറയുന്നത് എന്താണ്? തത്വജ്ഞാനിയെക്കാളും ശ്രേഷ്ഠനായ ഒരു യോഗിയെക്കുറിച്ചാണ് പറയുന്നത്. സപ്തമ ഭൂമികയിൽ ആരോഹണം ചെയ്തിരിക്കുന്ന യോഗാരൂഢൻ, അവനെ കുറിച്ച് പറയുന്നു. അതെങ്ങനെ അർജുനോട് പറയാൻ പറ്റും? ഇവിടെ വെല്ലും ഉപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് യുദ്ധം പോലും ചെയ്യാൻ കർമ്മത്തിന് പോലും തയ്യാറല്ലാതിരിക്കുന്ന ഒരു അർജുനനോട് ഇതെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് അവരിവിടെ വന്നപ്പോൾ വ്യാഖ്യാനം മാറ്റിയെഴുതി. യോഗീഭവാർജ്ജന ഇതുവരെ പറഞ്ഞതൊക്കെ യോഗത്തെക്കുറിച്ച് തന്നെ പറഞ്ഞത്, പക്ഷെ ഇവിടെ യോഗീഭവാർജ്ജന എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കർമ്മയോഗമാണ്. നമ്മൾ അറിവുണ്ടെന്ന് ധരിക്കുന്ന പലരുമാണ് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അബദ്ധം പറ്റിയത്? അതൊക്കെ അബദ്ധമാണ്, അബദ്ധത്തെ അബദ്ധം എന്നേ പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ഒരു അർജുനനല്ല ഭഗവാന്റെ മുമ്പിൽ. ഓരോന്നോരോ അധികാരികൾക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പൊ ഞാനീം അതിക്രമിക്കുന്ന യോഗത്തെ അവലംബിക്കേണ്ടതായ അർജുനന്മാരുണ്ട്. ഇപ്പൊ അർജുനൻ എന്തിന്? കേവലം കർമ്മയോഗത്തിന് പോലും അർജുനൻ കർമ്മത്തിന് തയ്യാറായി, പക്ഷെ അത് തന്നെ പൂർണ്ണമായും യോഗാത്മകമായി ഭഗവാൻ പറഞ്ഞ രീതിയിൽ അർജുനൻ അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെന്ന അവസാനം അർജുനൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് പിടികിട്ടി, പക്ഷെ കുറച്ച് പിടികിട്ടാത്ത കാര്യങ്ങളുണ്ട്, അതൊന്നുകൂടി വിശദമാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അർജുനന് എന്തായാലും ഈ പറയുന്നതായ ജ്ഞാനത്തെ അതിക്രമിക്കുന്നതായ യോഗം അപ്രാപ്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അർജുനനോടല്ല പറഞ്ഞത്. ഇത് സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്ന നിലയെയും അതിക്രമിച്ചു പോകുന്ന യോഗിയെക്കുറിച്ചാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ മാതൃകയാണ് സ്ഥിതപ്രജ്ഞത. അതിനെയും യോഗം കൊണ്ട് അതിക്രമിക്കുന്നതായ ഒരവസ്ഥ അതിന് യോഗ്യനായ മറ്റൊരു അധികാരി അയാളോട് പറയുകയാണ്. ഭിന്ന അധികാരികൾ ആണ് അർജുനം നിമിത്തീകൃത്യെന്ന് ഭാഷ്യകാലം പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ മാറ്റി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ അബദ്ധമാണ്. ഇവിടെ യോഗി യോഗി തന്നെയാണ്, സാക്ഷാത് യോഗി, കർമ്മയോഗിയല്ല. അങ്ങനെയുള്ള ഒരു യോഗി ആയിത്തീരൂ എന്നാണ്. സദൃത്ത ഭൂമികയിൽ നിൽക്കുന്ന ഒരുവനോട് പറയുകയാണ്, ഇനിയുണ്ട് ഭൂമിയിൽ അതിലേക്ക് പോവുക എന്ന് പറയുകയാണ്. അതറിയാം പറയും, ചെന്ന് ചോദിക്കും, അങ്ങനെ ഒരു ജ്ഞാനി ഉപദേശിക്കും. ജ്ഞാനി ഉപദേശിക്കാൻ പേരെ ആരാ ഉള്ളത്? എല്ലാ ഉപദേശങ്ങളും ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അങ്ങനെയാണ്. ആ ലക്ഷ്യത്തെ പരമാവധി കാണിച്ചു തരികയാണ് ഉപദേശം ചെയ്യുന്നത്. ഇതല്ല ഇതിനപ്പുറമുണ്ട്, അല്ലെങ്കിൽ ഇതാണ് വരുന്നത് കരുതി ചിലപ്പോൾ അവിടെ തന്നെ ഭ്രമിച്ചു പോകും, ജ്ഞാനത്തിനും ചെല്ലു ഭ്രമിച്ചു പോകും. അതല്ല അതിനും അപ്പുറമുണ്ട്, അല്ലെങ്കിൽ ജ്ഞാനത്തിനും അഭിമാനം വരും, ജ്ഞാനിയാണ് എല്ലാം തെളിഞ്ഞവനാണ് എന്നൊക്കെ തോന്നിപ്പോവും. ഇതൊന്നും അല്ല, ഇതിനപ്പുറമുണ്ട്, കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സപ്തമ ഭൂമികയെക്കുറിച്ച് പറഞ്ഞ പിന്നെ ആർക്കും ഈ ജ്ഞാനത്തിനൊന്നും വലിയ അഭിമാനം തോന്നത്തില്ല, കാരണം എന്തായാലും താൻ അവിടെ എത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരും. ജ്ഞാനത്തിലാണെങ്കിൽ ആരും എളുപ്പം എത്തിപ്പെടും, ആർക്കും സ്വയം കരുത എന്താണ് ഞാൻ ജ്ഞാനിയാണ് അതല്ല എന്ന് തെളിയിക്കാൻ ഇവിടെ വേറെ യാതൊരു വിദ്യയില്ല. ആർക്ക് തെളിയിക്കാൻ പറ്റും? ഒരുവൻ അവകാശപ്പെടുകയാണ് ഞാൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അല്ലെന്ന് സമ്മർദ്ദിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ ഒരാൾ പറയുകയാണ് ഞാൻ ഇപ്പൊ സപ്തമ ഭൂമികയിലാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെളിയിക്കാൻ പറ്റുമല്ല. എങ്ങനെ തെളിയിക്കാൻ പറ്റും? കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ സ്വയന്ന വേത്തി കിഞ്ചിന്ന വേദിതോപി തഥൈവയ. സ്വയം ഒന്നും അറിയത്തില്ല, മറ്റുള്ളവർ അറിയിക്കാൻ ശ്രമിച്ചാലും അറിയത്തില്ല. അതാണ് സപ്തമ ഭൂമിക. ആരെങ്കിലും ആരെയെങ്കിലും കുറിച്ച് പറയണം ഇയാൾ സപ്തമ ഭൂമികയിലാണെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ചെന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് നോക്കുക, അറിയുന്നുണ്ടോ ഇല്ലേ. അറിയുന്നുണ്ടെങ്കിൽ ഒരു ഭൂമികയിലും എത്തിയിട്ടില്ല. ഇത് വസിഷ്ഠം പറയുന്നതാണ്. അപ്പൊ അവിടെ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ ഒക്കത്തില്ല. ഞാനിയാണെന്നോ മറ്റെന്തെങ്കിലും ആണെന്നോ ഒന്നും പറയാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള തലങ്ങളുമുണ്ട്. അതാണ് ഇതിൻ്റെ എല്ലാം പരമാർത്ഥം എന്ന് ജ്ഞാനിയാകുന്നതിന് മുമ്പ് ഒന്നറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ജ്ഞാനത്തിൻ്റെതായ അഭിമാനങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാം പൂർണ്ണനായിക്കഴിഞ്ഞു, ഇനിയൊന്നും നേടാനില്ല എന്നൊക്കെ തോന്നിപ്പോകും അജ്ഞാനം കൊണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഭഗവാൻ അതും പറയുകയാണ്, ശ്രേഷ്ഠനായ യോഗി ആകൂ എന്ന്. ജ്ഞാനിയല്ല ബോധിപ്പിക്കുന്നത്, അജ്ഞനെ തന്നെയാണ്. ആരാണോ ഇത്തരം മാർഗത്തിൽ ഇത്തരം സാധനങ്ങളിലെല്ലാം മുഴുകിയിരിക്കുന്നു അവരെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ യോഗി കർമ്മയോഗി എന്നൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഒട്ടുമേ തന്നെ വരുന്നില്ല. പറയുന്നു ഭഗവാൻ അർജുന, അല്ലയോ അർജുന, തപസ്സിഭ്യോ അധികോ യോഗി. യോഗി തപസ്സികളെക്കാൾ ശ്രേഷ്ഠനാണ്. ജ്ഞാനിഭ്യോപി അധിക, ജ്ഞാനിയെക്കാളും ശ്രേഷ്ഠനാണ്. കർമ്മിഭ്യസ്യ അധിക യോഗി ഇതി മേ മത, കർമ്മികളെക്കാളും ശ്രേഷ്ഠനാണ് ഈ യോഗി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തസ്മാത് യോഗി ഭവ, നീ യോഗിയായിത്തീരൂ. ആ ജ്ഞാനനിഷ്ഠയെയും അതിക്രമിക്കുന്നതായ യോഗനിഷ്ഠയിലെത്തിച്ചേരൂ. അതാണ് ഇതിൻ്റെ, അവിടെയാണ് ഒരുവനെ ജീവൻ മുക്തനെന്ന് വിളിക്കുന്നത്. അങ്ങനൊരു വ്യത്യാസ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ്? ജ്ഞാനി മുക്തനാണ്, പക്ഷെ ജീവൻ മുക്തനല്ല എന്ന് പറയും. അവൻ പിന്നെ എപ്പോഴാണ് മുക്തനായിത്തീരുന്നത്? ശരീരപാതാത് ഊർധം, ശരീരം പതിച്ചു കഴിഞ്ഞതിന് ശേഷം മുക്തനായിത്തീരും. അതെന്തുകൊണ്ടാണ്? അല്ല, ജീവൻ അതെ മുക്തനായിത്തീരും. ശരീരപാദത്തിന് ശേഷം മാത്രമേയാണ് പൂർണ്ണമുക്തിയെ പ്രാപിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ മുക്തനാണെന്നും പറയും, ജീവൻ മുക്തനല്ല എന്ന് പറയും. അതാണ് അവിടുത്തെ വിശേഷത. ഞാനിയാണ്, പക്ഷെ ജീവൻ മുക്തനല്ല. പിന്നെ അയാളെ മുക്തനെന്ന് എന്തുകൊണ്ട് അയാളെ എന്തുകൊണ്ട് പറയുന്നു മുക്തനെന്ന്? കാരണം ശരീരപാദത്തിന് ശേഷം പിന്നെ അയാൾക്ക് ജന്മമില്ല, അതുകൊണ്ട് മുക്തനെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്വൈതത്തിന്റെ ചില പ്രക്രിയകളിൽ ചില ആചാര്യന്മാർ അവർ പറയുന്നത് മുക്തി എന്ന് പറയുന്നത് ഈ ശരീരനാശത്തോടു കൂടിയേ സംഭവിക്കത്തുള്ളൂ, അതിനത് മുക്തി സംഭവിക്കുന്നില്ല. അതങ്ങനെ പറയാൻ കാരണം ഇത് തന്നെയാണ്. കാരണം ജീവൻ മുക്തി, ജീവിച്ചിരിക്കുക തന്നെ മുക്തി എന്ന് പറയുന്നത്, അതിന്റെ താല്പര്യം എന്താണ്? ഒരാൾ ശരീരത്തോടുകൂടി ഇരിക്കുക തന്നെ മുക്തനായിരിക്കുക. ശരീരത്തോടുകൂടി ഇരിക്കുക, ശാരീരിക ധർമ്മങ്ങളിൽ നിന്നും കരണ വ്യാപാരങ്ങളിൽ നിന്നും മാനസിക ധർമ്മങ്ങളിൽ നിന്നും അയാൾ മുക്തനാകുക. അത് ജ്ഞാനിയിൽ നമ്മൾ കാണുന്നില്ലല്ലോ. കാരണം ജ്ഞാനി ഉണ്ണുന്നു, ഉറങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നമ്മൾ പറയുമായിരിക്കും ജ്ഞാനം കൊണ്ടതെല്ലാം ബാധിച്ചു പോയി, ജ്ഞാനി അതൊന്നും ബാധിക്കുന്നില്ല. അത് സത്യം തന്നെ, അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മുക്തിക്ക് അത് മാത്രം പോരാ. പറയുന്നത് എന്താണ്? ജീവൻ മുക്തനായിരിക്കണം. എന്നുവെച്ചാൽ ജ്ഞാനി ഈ പറയുന്ന ജ്ഞാനിയുടെ പ്രാരബ്ധമായി വരുന്ന ഈ ശിഷ്യന്മാർ, ആശ്രമം, സത്സംഗം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം അയാൾ മുക്തനായിത്തീരണം. അതിൽ നിന്നെല്ലാം അയാൾ സ്വതന്ത്രനായിത്തീരണം. ഇതൊക്കെ ഒരു തരത്തിൽ പ്രാരബ്ധമാണ്. ഈ പ്രാരബ്ധങ്ങളിൽ നിന്നും മുക്തനായാലേ അവൻ ജീവൻ മുക്തനായി തരത്തുള്ളൂ. അതുകൊണ്ട് ചില ആചാര്യന്മാർ പറയുന്നു, ഇവിടെ മധുസൂദന സരസ്വതി, വിദ്യാരണ്യസ്വാമി, അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗക്കാർ, അത് അംഗീകരിക്കാത്തവരുമുണ്ട്. പക്ഷാന്തരത്തെ കുറിച്ച് പറയുകയാണ്. പക്ഷെ അതിന് ചില കാര്യങ്ങളുണ്ട് ആ പറയുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? ഒരു തത്വജ്ഞാനി മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി പ്രവർത്തിക്കണം. വാസനാക്ഷയത്തിന് എന്താണ്? ആ ജ്ഞാനിയിൽ തുടർന്നു വരുന്ന വാസനകൾ. ജ്ഞാനിയുടെ ഒരു വാസനയാണ് എന്താണ്? ശിഷ്യനെ സമ്പാദിക്കുക, ശിഷ്യനെ ഉപദേശിക്കുക, ഗ്രന്ഥം എഴുതുക, ധർമ്മം പ്രവർത്തിപ്പിക്കുക, എന്നൊക്കെ ജ്ഞാനിയുടെ വാസനയാണ്. അതിന് പ്രതിലോമമായ വാസനകളെ കൊണ്ട് ആ വാസനയെ നശിപ്പിക്കണം. അതിനുവേണ്ടി ജ്ഞാനി വീണ്ടും പരിശ്രമിക്കണം. അതാണ് വാസനാക്ഷയം. അത് നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ വിശദമായി ചർച്ച ചെയ്യും. വാസനാക്ഷയത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനോനാശത്തിന് വേണ്ടിയും പരിശ്രമിക്കണം. അതിന് മനോനാശത്തിന് വേണ്ടിയുള്ള അഭ്യാസങ്ങളെ കുറിച്ച് പറയുന്നു. ഈ പരിശ്രമങ്ങൾ കൊണ്ട് എന്താണ്? അയാളുടെ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ നിന്നും അയാൾ മുക്തനായിത്തീരുന്നു. ദുഷ്ടദുഃഖങ്ങളിൽ നിന്നും അയാൾ മുക്തനായാലും അയാൾ ജീവൻ മുക്തനാകത്തുള്ളൂ, ജീവിച്ചിരിക്കുക തന്നെ മുക്തനാകത്തുള്ളൂ. അതാണ് പഞ്ചമ ഷഷ്ട സപ്തമ ഭൂമികളിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. സപ്തമ ഭൂമികയിലെത്തിച്ചേരുമ്പോൾ അയാൾ ജീവൻ മുക്തനായി. എന്തുകൊണ്ട്? അയാൾ അടിച്ചാലും കരയത്തില്ല, തനിയും കരയത്തില്ല. ഞാനി അങ്ങനെയല്ല, തനി കരയത്തില്ല, പക്ഷെ അടിച്ചാൽ കരയും. ഇതങ്ങനെയല്ല, തനിയും കരയത്തില്ല, അടിച്ചാലും കരയത്തില്ല. ഞാനി ആത്മതൃപ്തനായിരിക്കുന്നുണ്ടെങ്കിലും ബാഹ്യമായ ദുഃഖങ്ങൾ, ലോകത്തിന്റെ ദുഃഖം, ജീവന്മാരുടെ ബന്ധനാവസ്ഥ, ഇതെല്ലാം കുറിച്ച് എന്താണ് ചിന്തിക്കുന്നു, അവരിൽ കാരുണ്യമുണ്ടാകുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതൊന്നും ഇല്ലാത്തവനാണ് ജീവൻ മുക്തൻ, ജീവിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നല്ല, ഈ പ്രാരബ്ധങ്ങളിൽ നിന്നല്ല അയാൾ സ്വതന്ത്രനായിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ്? ജ്ഞാനി മുക്തനാണ്, പക്ഷെ ജീവൻ മുക്തനല്ല. അപ്പൊ ജ്ഞാനിക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു മുക്തി സംഭവിക്കുന്നത്? അയാളുടെ ഈ പ്രാരബ്ധങ്ങളെല്ലാം ശരീരനാശത്തോടുകൂടി ഒതുങ്ങുന്നു, പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുന്നു എന്ന് പറയുന്നതാണ്. അതോടെ അവസാനിക്കുന്നു, അയാൾ നിത്യമുക്തനായിത്തീരുന്നു. ജ്ഞാനിക്ക് ജീവൻ മുക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല, പക്ഷെ നിത്യമുക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ജീവൻ മുക്തൻ അങ്ങനെയല്ല. ആ മുക്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അയാൾ ഒന്നുകൂടി പുരോഗമിച്ച് പഞ്ചമ ഷഷ്ട ഭൂമികളിലേക്ക് അയാളുടെ ചിത്തം പ്രവേശിച്ച അയാൾ നിത്യമുക്തനായി തന്നെ തീരുന്നു. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം, സപ്തഭൂമിയിലേക്ക് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരം നിലനിൽക്കുന്നോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയം അവിടെ വരുന്നില്ല. അത് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഈശ്വരപ്രേരിതമായ പ്രാണവായു ആ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിരിക്കും, ചിലപ്പോൾ അത് യുഗങ്ങളോളം ഇരിക്കും, അങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ഇല്ലാതെയാകും. അതൊന്നും പിന്നെ മനുഷ്യന്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിനൊന്നും വിഷയമായ കാര്യങ്ങൾ. അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അവനാണ് ശരിക്കും ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ അത്തരം ഒരു കാര്യത്തെ കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ അങ്ങനെ ഒരു അധികാരിയായ അർജുനന് വേണ്ടി പറയുകയാണ്, എന്താണ്, ഇതിനെല്ലാം അതിക്രമിച്ച് നീ പരമമായ യോഗിയായിത്തീരുക. അങ്ങനെ യോഗിയായിത്തീരുന്നത് എങ്ങനെയെന്നൊക്കെയുള്ളതാണ് തുടർന്ന് പറയുന്നത്. തപസ്സിഭ്യോധികോ യോഗി ജ്ഞാനേഭ്യോഭിമതോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവ അർജുന യോഗിനാമഭി സർവേഷാം മദ്ഗതേനന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. ഇവിടെ മുതൽ ചർച്ചയെ മറ്റൊരു ഗതിയിലേക്ക് തിരിച്ചുവിടുകയാണ് ഭഗവാൻ. യോഗിനാം ഇതി യോഗിനാമപി സർവേഷാം രുദ്രാദിത്യാദി ധ്യാനപരാണാം മധ്യേ. യോഗികൾ പലതരത്തിലുണ്ട്. യോഗി എന്ന് വെച്ചാൽ ധ്യാനിക്കുന്നവൻ, ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ധ്യാനിക്കുന്നവരിൽ അവർ ആരെയൊക്കെ ധ്യാനിക്കുന്നു? രുദ്രനെ ധ്യാനിക്കുന്നു, ആദിത്യനെ ധ്യാനിക്കുന്നു, പല പല ദേവതകളെ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നവരിൽ മധ്യേ മദ്ഗതേന മൈ വാസുദേവേ സമാഹിതേന അന്തരാത്മന അന്തഃകരണേന ശ്രദ്ധാവാൻ ശ്രദ്ധധാനഃ സൻഭജതേ സേവ്യതേ യോ മാം സ മേ മമ യുക്തതമോ അതിശയേന യുക്തോ മതോ അഭിപ്രേത ഇതി പറയുന്നു. അങ്ങനെ പലരും പല ദേവതകളെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? പലരും പല ദേവതകളെ ഉപാസിക്കുന്നു, നീ എന്നെ ഉപാസിച്ചോ എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ദേവതയാണ്, മറ്റ് ദേവതകളെയൊന്നും ഭജിക്കാതെ എന്നെ ഭജിക്കുക എന്ന് പറയുമ്പോൾ ആരും, കൊച്ചുകുട്ടികളാണെങ്കിലും ചോദിക്കും, അത് ഭഗവാന്റെ ഒരു സ്വാർത്ഥതയല്ലേ? മറ്റുള്ളവരാരും ഭജിക്കണ്ട, എന്നെ ഭജിക്കുക എന്ന് പറയുന്നത്. ഞാനും അതുപോലെ ഒരു ദേവതയാണ്. ഇപ്പോൾ തനിക്ക് ഭക്തന്മാരെ കൂട്ടാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു വിദ്യയല്ലേ ഇത്? ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ചെറിയ കാര്യം പറയാമോ എന്ന് ചിലർ ചിന്തിക്കും. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. എന്താണ്? സർവേഷ രുദ്രാദിത്യാദി ധ്യാനപരാണാം മധ്യേ, ഇങ്ങനെ അനേകരെ ഉപാസിക്കുന്ന, പലതിനെയും ധ്യാനിക്കുന്ന യോഗികൾ എന്തിനെയാണ് ധ്യാനിക്കുന്നതെന്നുള്ളത്, എന്തിനേയും ധ്യാനിക്കും. യോഗസൂത്രം എടുക്കുന്നു സമയം കിട്ടുമെങ്കിൽ ശ്രദ്ധിച്ചെന്ന് വായിച്ചു നോക്കുക. യോഗി എന്തിനെയാണ് ധ്യാനിക്കാത്തത്? സർവത്തെയും ധ്യാനിക്കും. തന്മാത്രകളെ തുടങ്ങി, അഹംഭാവത്തെ തുടങ്ങി, ഗ്രാഹ്യം ഗ്രഹണം ഗ്രഹീത്രെന്ന് പറഞ്ഞു പലതരത്തിലുള്ള സമാപത്തികളെ കുറിച്ച്, ധ്യാന രീതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചില്ലേ? പലപ്പോഴും അതൊക്കെ എടുത്തുനിന്ന് വായിച്ചു നോക്കുക. മറ്റെന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പല ധ്യാനങ്ങളിലാണ് യോഗികൾ മുഴുകിയിരിക്കുന്നത്. പക്ഷെ അവരിൽ പറയുന്നു മദ്ഗതേന, പറയും മദ്ഗത പ്രാണന്മാരായിരിക്കുന്നവരെന്ന് പറയും. അവിടെയും പറയും ഈ പ്രയോഗം തന്നെ, മൈ വാസുദേവേ, എന്നിൽ വാസുദേവനായിരിക്കുന്നവൻ. വാസുദേവൻ എന്ന് പറയുന്നത് പറയുമല്ലോ, ഭ്രാമയൻ സർവഭൂതാനി അഹമാത്മാ ഉടാകേശ, തന്നെ കുറിച്ച് പറയും വാസുദേവൻ എന്നൊക്കെ പറയും. അർജുനന് ചോദിക്കും, തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, തന്നെ ഭജിക്കാൻ പറയും, ഇതാരാണ് ഈ താൻ? പറയുന്നു എന്താണ്? സർവഭൂതസ്ഥിതം യോമാം, ഞാനെന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ഒരു വ്യക്തിഭാവത്തിൽ കാണരുത്. മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു ബലഹീനതയാണ് ഈശ്വരനെ വ്യക്തിഭാവത്തിൽ കാണുക, ഗുരുവിനെ വ്യക്തിഭാവത്തിൽ കാണുക, തത്വങ്ങളെല്ലാം വ്യക്തിഭാവത്തിൽ കാണുക. ആ വ്യക്തിഭാവത്തിൽ കാണുന്ന ആരാധനകളാണ് ആദ്യം നിഷേധിച്ചത്. രുദ്രാദിത്യാദിധ്യാനപരാണ്, ഈശ്വരന്റെ രുദ്രനായും ആദിത്യനായും അതായുതായും ഒക്കെ കാണുന്നു. അത് കുറേയൊക്കെ നല്ലതാണ്, പക്ഷെ അതിനപ്പുറം കാണുന്ന തത്വത്തെ കൂടി ഒന്നറിയും. തത്വത്തെ മനസ്സിലാക്കണം, ഗുരുവിനെ തത്വമായി മനസ്സിലാക്കണം, ഈശ്വരനെ തത്വമായി ഗ്രഹിക്കുന്നതാണ് ശ്രേഷ്ഠത. അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഫോട്ടോയിൽ മണിയടിച്ചാൽ മതി, കഴിയാത്തവൻ. പക്ഷെ അത് കഴിയണം, അതാണ് ആധ്യാത്മികമായ ഉയർച്ചയെന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് സർവഭൂതസ്ഥിതമാം? അർജുനൻ എങ്ങനെയാണ് കാണുന്നത്? രഥത്തിൽ നിൽക്കുന്നവനായിട്ടാണ് കാണുന്നത് ഭഗവാൻ. അത് വിശ്വരൂപ ദർശനം കണ്ടപ്പോൾ ഒന്ന് ഹാലളകി, എന്നാലും അങ്ങനെ കാണുന്നുണ്ട്, തന്റെ മുമ്പിൽ നിൽക്കുന്നവനായിട്ട്. അങ്ങനെ നിൽക്കുന്നയാളാണ് പറയുന്നത് എന്താണ്? ഞാൻ സർവഭൂതസ്ഥിതനാണ്, സർവഭൂതാശേഷിതനാണെന്ന് പറയുന്നു. അതാണ് വാസുദേവനെന്ന് പറയുന്നു, സർവാന്തര്യാമിയാണെന്ന് പറയുന്നു. അങ്ങനെ എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു, അവിഭക്തം വിഭക്തേഷു, ഇങ്ങനെ 100 തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പടം വെച്ചേ പൂജിക്കത്തുള്ളൂ. അത് മനസ്സിന്റെ ഒരു ബലഹീനതയാണ്. അതിനെ നിഷേധിക്കുകയല്ല പറയുന്നത്, അതിനപ്പുറം ഒരു തത്വം ഉണ്ടെന്ന് പറയുകയാണ്. ഞാനും വഴിതെറ്റിച്ചളഞ്ഞെന്ന് പറയരുത്. വാസുദേവേ സമാഹിതേന അന്തരാത്മന അന്ധകർണേന, അങ്ങനെയുള്ള അന്ധകരണത്തോടുകൂടി, അന്ധകരണത്തെയാണ് അവിടെ ഉറപ്പിക്കേണ്ടത്. അതിൽ സമാഹിതമാകണം സർവാത്മഭാവ ഈശ്വരന്റെ ആ സർവാത്മഭാവത്തെ. അതിനാണ് പറയുന്ന സമദർശി, എത്രയോ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ അന്ധകരണത്തെ ഉറപ്പിച്ച് ശ്രദ്ധാവാൻ, അതിൽ ശ്രദ്ധയുള്ളവനായി ആന്തരികമായ ഈശ്വരീയ ഭാവത്തിൽ ശ്രദ്ധയുള്ളവനായി, വ്യക്തിഭാവത്തെ വിട്ട് തത്വഭാവത്തിൽ ശ്രദ്ധയുള്ളവനായി, അതിന് അന്ധകരണത്തിന് സമാഹിത ഭാവം വരണം. ബാഹ്യമായ പൂജ ചെയ്യുന്നതിന് ആർക്കും ചെയ്യാം അല്ലേ? പടം വച്ച് പൂജിക്കുന്നതിന് ഒരു ആത്മീയതയും വേണ്ട. ഏത് പാമ്പരനും അത് ചെയ്യാം. പക്ഷെ ഭഗവാൻ പറയുന്നത് അവിടെ നിൽക്കാൻ പാടില്ല, അതിനപ്പുറം പോകണം. അതാണ് ഈ രുദ്രാദിത്യാദി ഭാവങ്ങൾക്കപ്പുറമുള്ള ആ പരമമായ ഭാവത്തിൽ അവിടെ മനസ്സുറപ്പിക്കണമെങ്കിൽ സമാഹിതമാകണം അന്ധക്കരണം. കുറഞ്ഞപക്ഷം ആധ്യാത്മിക സാധകന്മാരെങ്കിലും അവരുടെ അന്ധകരണത്തെ സമാഹിതമാക്കി ആ ഭാവത്തെ പ്രാപിക്കാൻ ശ്രമിക്കണം. അതിനെന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധധാന ശ്രദ്ധയുണ്ടായാൽ പോരാ, ശ്രദ്ധയിൽ സമ്പന്നനായിരിക്കണം. തീവ്രമായ ശ്രദ്ധ അതിനാവശ്യമാണ്. എന്നുവെച്ചാൽ വീണ്ടും പഴയ തലങ്ങളിലേക്ക് മടങ്ങിപ്പോകാതിരിക്കത്തക്കമുള്ള ആ ശ്രദ്ധാ സമ്പത്തോടുകൂടി ആരാണോ ഭജതേ സേവതേ യോ മാം സമേ മമ യുക്തതമോ അതിശയന യുക്ത, അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. ഭജത്യേകത്വം ആശ്രിത, വേറൊരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഐകത്വത്തെ ആശ്രയിച്ച് ആരാണോ ഭജിക്കുന്നത് അവൻ യുക്ത യുക്ത മതാഭിപ്രേത, അതാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണ് ആ സാധനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈശ്വരന്റെ ആ സർവാത്മഭാവത്തെ മനസ്സേകാഗ്രമാക്കി ഈശ്വരനെ പരമമായ തത്വമായി കണ്ട് ഈശ്വരന്റെ വ്യക്തിഭാവങ്ങളെയെല്ലാം പരിത്യജിച്ച് പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ കാണാതെ പരമാത്മഭാവത്തിൽ തന്നെ കണ്ടുകൊണ്ടാരാണോ ഭജിക്കുന്നത് അവനാണ് എനിക്ക് ഏറ്റവും യോഗ്യനെന്ന് തോന്നുന്നവനെന്നാണ്. യുക്തതമൻ യുക്തനെന്ന് വെച്ചാൽ യോഗ്യൻ, അവനെ കുറിച്ചാണ് ഞാൻ യോഗ്യനെന്ന് പറയുന്നത്. ആ രീതിയിൽ പോയാലേ ഇവിടെ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള യോഗ്യയാകത്തുള്ളൂ എന്നൊരു സൂചന കൂടിയുണ്ട്. അവൻ തത്വനിഷ്ഠനായിത്തീരണം എന്നുള്ളൊരു ഉപദേശത്തോടു കൂടിയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് ആ യോഗ പ്രകരണം. അടുത്തിവിടം മുതൽ അങ്ങോട്ട് ആ സർവാത്മഭാവത്തെ എങ്ങനെ ഭജിക്കണം എന്ന് പറയുമ്പോൾ അത് ഭജനയുടെ ഭക്തിയുടെ നിർവചനം തുടർന്ന് വരുന്നത്. വാസ്തവത്തിലുള്ള ഭക്തി എന്താണ്? കേവലമായ ഒരു വൈകാരിക ഭാവത്തിനുപരി ഗീതയിൽ പറയുന്ന ഭക്തി എന്താണോ ആ താത്വികമായ ഭാവത്തിൽ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്ന രീതിയിലുള്ള ഭക്തി, അങ്ങനെയുള്ള ഒരു ഭക്തിയെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. സർവേഷാം യോഗിനാമപി, സർവയോഗികളിലും വച്ച് മദ്ഗതേൻ അന്തരാത്മന, എന്നിൽ ഗതമായ അന്തരാത്മാവോടുകൂടി അന്ധകരണത്തോടുകൂടി ചിത്തത്തോടുകൂടി യഹ ശ്രദ്ധാവാൻ മാം ഭജതേ, ഏതൊരു ശ്രദ്ധാസമ്പന്നനാണോ എന്നെ ഭജിക്കുന്നത് സഹാവൻ മേ, എനിക്ക് യുക്തതമഹ മതഹ, യോഗ്യനാണ് എന്ന അഭിപ്രായം ഉള്ളവനാണ്. യോഗിനാമപി സർവേഷാം മദ്ഗതേനന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേയുക്തതമോ മതഃ. ശാന്തി ശാന്തി.